ഗുരുപരം വരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത പതിനെട്ടാം ശ്ലോകം ഭാഷ്യം. ഇവിടെ സിദ്ധാന്തം ആദ്യം ചർച്ച ചെയ്തു. കർമ്മത്തിൽ അകർമ്മത്തെ ദർശിക്കുക, അകർമ്മത്തിൽ കർമ്മത്തെ ദർശിക്കുക എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിവിടെ പൂർവപക്ഷം അതിനെ ചർച്ച ചെയ്യുകയാണ്. ഇതിനെ മറ്റു പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളെ നിരാകരിക്കുകയാണ്. ആ സിദ്ധാന്തം കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും പൂർവപക്ഷത്തെ ഉന്നയിച്ച് നിരാകരിക്കുന്നത്. കർമ്മണി യത് അകർമ്മദർശനം, അകർമ്മണി വാ കർമ്മദർശനം ന തത് മിഥ്യാജ്ഞാനം. കർമ്മത്തിൽ അകർമ്മദർശനം അല്ലെങ്കിൽ അകർമ്മത്തിൽ കർമ്മദർശനം എന്ന് പറയുന്നത് അതൊരിക്കലും മിഥ്യാജ്ഞാനമല്ല, ഗുണം അഗുണജ്ഞാനമാണ്, അമുഖ്യമായ ജ്ഞാനമാണ്. ഫല ഭാവ അഭാവ നിമിത്തം, ഫലം ഉള്ളതുകൊണ്ടും ഫലം ഇല്ലാത്തതുകൊണ്ടും, നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല എന്നുള്ളതുകൊണ്ടും, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാൽ നരകഫലം ഉള്ളതുകൊണ്ടും, അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നു. അതിനെ നിഷേധിക്കുന്നു. കർമ്മ അകർമ്മ വിജ്ഞാനാദപി ഗുണാ ഫലസ്യ അശ്രമണാ. കർമ്മ അകർമ്മ വിജ്ഞാനാദപി ഗുണാ. നിങ്ങൾ ഈ പറയുന്നത് കർമ്മ അകർമ്മ വിജ്ഞാനം എന്ന് പറയുന്നതിനെ അത് ഗൌണമായിട്ടെടുത്തു കഴിഞ്ഞാലും അതിന്റെ ഫലത്തെക്കുറിച്ച് ശ്രുതിയിലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് നിത്യകർമ്മമായി ബന്ധപ്പെടുത്തി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. നാഭിശ്രുതഹാനി അശ്രുത കൽപ്പനയാ കസ്യത് വിശേഷോ ലഭ്യത. ഇതെല്ലാം പൂർവ്വകാലത്ത് വ്യാഖ്യാനിച്ചിരുന്നതാണ്. ശ്രുതഹാനി അശ്രുത കൽപ്പന, ഒരു കർമ്മത്തെ പറഞ്ഞിട്ടുള്ള ഫലം അത് ഇല്ല എന്ന് വരുന്ന ദോഷം, അതാണ് ശ്രുതഹാനി. ഇല്ലാത്ത ഫലങ്ങൾ കൽപ്പിക്കേണ്ടി വരിക, അത് അശ്രുത കൽപ്പന. അതായത് നിത്യകർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം ഇല്ല എന്ന് കൽപ്പിക്കുക, ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നരകഫലം ഉണ്ടെന്ന് കൽപ്പിക്കുക, ഇതാണ് ശ്രുതഹാനി അശ്രുത കൽപ്പന. ഇത്തരം കൽപ്പനകൾ കൊണ്ടൊന്നും യാതൊരു വിശേഷവും ഇവിടെ ഉണ്ടാകുന്നില്ല. സ്വശബ്ദേനാഭി ശക്യം മത്തും നിത്യകർമ്മണാം ഫലം നാസ്തി അകർണാശ്ച തേഷാം നരകപാദ സ്യാതിരി. പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലാണെങ്കിൽ ഇങ്ങനെ പറയണമായിരുന്നു. എന്താണ്? നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല, അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നരകഫലം ഉണ്ടാകും. അങ്ങനെയൊന്നും ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാമായിരുന്നു, ഭഗവാൻ അങ്ങനെ പറയാമായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. തത്ര വ്യാജേന പരവ്യാമോഹരൂപേണ കർമ്മണ്യ അകർമ്മയെ പശ്യേത് ഇത്യാദിനാക്കിയും. അത്ര ഒരാശയമാണ് പറയേണ്ടതെങ്കിൽ അതിനുവേണ്ടി മറ്റുള്ളവർക്ക് മോഹമുണ്ടാകാത്ത രീതിയിൽ കർമ്മണ്യകർമ്മയെ പശ്യേത് എന്നിങ്ങനെ ആ കാര്യം എന്തിനു പറയണം? കർമ്മണ്യകർമ്മയെ പശ്യേത് എന്ന് പറയുന്ന ഈ ശ്ലോകത്തിനെ നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ എന്താണ്? നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ല, ചെയ്യാതിരുന്നാൽ നരകഫലമുണ്ട്, ഈ പറയുന്ന അർത്ഥമാണ് പറയാൻ ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അത് നേരിട്ട് പറയേണ്ടായിരുന്നു എന്നാണ്. അല്ലാതെ കേട്ടുകഴിഞ്ഞാൽ ആശയക്കുഴപ്പമുണ്ടാകത്തക്ക രീതിയിൽ കർമ്മണ്യകർമ്മ ഇത്തരം ശബ്ദങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞത് ശരിയല്ല. സിദ്ധാന്തി പറയുകയാണ് പൂർവപക്ഷിയോട്, തത്രൈവം വ്യാജക്ഷാണേന ഭഗവത ഉക്തം വാക്യം ലോകവ്യോമാഹാർത്ഥം ഇതി വ്യക്തം കൽപ്പിക്കുന്നത്. നിങ്ങൾ പറയുന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഭഗവാൻ മനുഷ്യർക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് ധരിക്കേണ്ടി വരും. കാരണം പറയേണ്ട കാര്യം നേരിട്ട് പറയുക, അങ്ങനെ പറഞ്ഞില്ല. നിങ്ങൾ പറയുന്ന അർത്ഥം എങ്ങനെയാണ് സ്പഷ്ടമായിരിക്കുന്നത്, അതുപോലെ ശ്ലോകം സ്പഷ്ടമല്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ആൾക്കാരെ വ്യാമോഹാർത്ഥം വ്യാമോഹിപ്പിക്കുന്നതിന് വേണ്ടി എന്നെല്ലാം വരും. അതായത് ഒരു ശ്ലോകത്തിൽ വ്യക്തമായിരിക്കുന്ന അർത്ഥത്തെ മറച്ചു വച്ചിട്ട് ഗൂഢമായിട്ടുള്ള അർത്ഥങ്ങളെ ചെകഞ്ഞു പിടിച്ച് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദോഷം വരും. അപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന അർത്ഥം അവിടെ കാണുന്നില്ല, അപ്പോൾ ആൾക്കാരെ മോഹിപ്പിക്കുന്നതിന് വേണ്ടി ഇത് പറഞ്ഞു ഉപദേശിച്ചു എന്ന് വരും. എന്നുവെച്ചാൽ ഏതച്ഛന്ന രൂപേണ വാക്യേന രക്ഷണീയം വസ്തു, ആത്മവസ്തു ഒരിക്കലും ഇത്തരം വഞ്ചനാത്മകമായ വാക്യങ്ങളിലൂടെ പരിരക്ഷിക്കേണ്ട ഒന്നല്ല. നാവിശബ്ദാന്തരേണ പുനരുച്യമാന സുബോധം സ്യാ, അതുപോലെ ഒരു പറയേണ്ട കാര്യം വ്യക്തമായി പറയാതെ അതിനെ മറച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശബ്ദങ്ങൾ ഉപയോഗിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് തത്വം വ്യക്തമാകത്തില്ല. നിത്യവും ഭക്തം യുക്തം, അതുകൊണ്ടെന്താണ് നിങ്ങൾ ഈ പറയുന്നതൊന്നും ശരിയല്ല. അതായത് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് പറയണം, വ്യക്തമായ ഭാഷയിൽ പറയണം, കേൾക്കുന്നവർക്ക് കേൾക്കുമ്പോൾ വ്യക്തമാകണം. ഇവിടെ ആ പറഞ്ഞ കാര്യത്തെ അതേ രീതിയിലാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് നിത്യകർമ്മത്തെക്കുറിച്ചുകൂടെ ചർച്ച ചെയ്യുന്നില്ല, നിത്യകർമ്മത്തിന് ഫലമില്ല, ചെയ്യാതിരുന്നാൽ ഫലമുണ്ട്, ഇത്തരത്തിലുള്ള വ്യാഖ്യാനം ഇതൊക്കെ പറയുന്നത്. അങ്ങനെ പറയാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ശ്ലോകത്തിൽ അത് തന്നെ പറയണമായി. മറ്റ് ശബ്ദങ്ങൾ ഉപയോഗിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കൊരിക്കലും വ്യക്തമായ തത്വബോധം ഉണ്ടാകത്തില്ല. കർമ്മണ്യവാധികാരസ്ഥി സ്ഫുടതരവുക്തോർത്ഥോ എന്ന പുനർവക്തവ്യോ ഭവതി പറയുന്നു. കർമ്മണ്യവാധികാരസ്ഥ എന്ന് പറയുന്ന ആ ഭാഗത്ത് വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്, അത് വീണ്ടും പറയേണ്ട വിശദീകരിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. സർവത്ര പ്രശസ്തം ബോദ്ധവ്യം ച കർത്തവ്യമേവ, പൊതുവെ ഒരു തത്വമായി സ്വീകരിക്കാവുന്ന എന്താണ്, വളരെ വ്യക്തമായിരിക്കുന്ന കാര്യമാണ് അറിയേണ്ടതും അനുഷ്ഠിക്കേണ്ടതും. എന്നാ നിഷ്പ്രയോജനം ബോദ്ധവ്യം ഇത്യുച്ചത്, പ്രയോജനമില്ലാത്തൊരു കാര്യം ഒരിടത്തും ആരും മനസ്സിലാക്കേണ്ടതായി വരുന്നില്ല, മനസ്സിലാക്കാൻ വേണ്ടി ഉപദേശിക്കത്തില്ല. നിത്യകർമ്മം ചെയ്യുക അതിന് ഫലമില്ല എന്ന് പറയുമ്പോൾ എന്താണ്, നിഷ്പ്രയോജനമായ ഒരു കാര്യമാണ്. അത്തരമൊരു കാര്യത്തെ ഒരു ജിജ്ഞാസുവിന് മനസ്സിലാക്കിയിട്ട് പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല, അതൊരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി ഗുരുക്കന്മാർ ഉപദേശിക്കത്തും ഇല്ല. എന്നുവെച്ചാൽ മിഥ്യാജ്ഞാനം ബോധവ്യം ഭൂതി, ഒരിക്കലും മിഥ്യാജ്ഞാനം ആർക്കും അറിയേണ്ട ഒരു വിഷയമല്ല. തത്പ്രത്യുപസ്ഥാപിതം വസ്തുവാഭാസം, അങ്ങനെ മിഥ്യാജ്ഞാനത്തിലൂടെ നമ്മൾ ഗ്രഹിക്കുന്നത് തത്പ്രത്യുപസ്ഥാപിതം, അതെന്താണ് ഒരിക്കലും പരമാർത്ഥമായിരിക്കും എന്ന് മറിച്ച് അതും ഒരു ഭ്രമമായിരിക്കും. നാഭി നിത്യാനാം അകരണാത് അഭാവ പ്രത്യേകമായ ഭാവോത്പത്തി, അത് മാത്രമല്ല നിത്യകർമ്മങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, കർമ്മ അഭാവമാണ്. ആ അഭാവത്തിൽ നിന്ന് ഭാവരൂപത്തിലുള്ള ഫലം ഉണ്ടാകുന്നു എന്ന് കൽപ്പിക്കുന്നതും ശരിയല്ല. അങ്ങനെ അവർ കൽപ്പിക്കുന്നു നിത്യകർമ്മങ്ങൾ ചെയ്യാതിരുന്നാൽ, ഒരു പ്രവൃത്തി ചെയ്യാതിരുന്നാൽ ഫലമുണ്ടാകുന്നു നരകം എന്ന് പറയുന്നത് ശരിയല്ല. എന്തുകൊണ്ട്, അഭാവത്തിൽ നിന്നും ഭാവം ഉണ്ടാകത്തില്ല. നാസദോ വിദ്യതേ ഭാവ ഇതി വചന, അസത്തിൽ നിന്നും സത്തുണ്ടാകത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. കഥം അസതഹ സജ്ജായേത ഇതി ചതുരശീത, ഛാന്തോഗ്യസ്വതി തന്നെ പറയുന്നു അസത്തിൽ നിന്ന് എങ്ങനെ സത്തുണ്ടാവും, ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നരകം ഉണ്ടാകും എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ്, അത് ശരിയല്ല. അസതഹ സജ്ജന്മ പ്രതിഷേത അസതഹ സദുത്പത്തിം ബ്രുവത അസദേവ സദ്ഭവേ സച്ച അസദ്ഭവേ ഇത്യുക്തസ്യ അസതഹ സജ്ജന്മ പ്രതിഷേധ, അസത്തിൽ നിന്ന് സത്തുണ്ടാകും എന്ന് പറയുന്ന സിദ്ധാന്തത്തെ നിഷേധിച്ചിട്ടുണ്ട്. ശൂന്യവാദത്തെയും മറ്റും നിഷേധിക്കുമ്പോൾ അത് പറയുന്നുണ്ട് ഒരിക്കലും അസത്തിൽ നിന്നും സത്തുണ്ടാകത്തില്ല, ഇല്ലായ്മയിൽ നിന്നും ഉണ്മ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അസത്തിൽ നിന്ന് സത്തുണ്ടാകും എന്ന് പറയുക അല്ലെങ്കിൽ സത്ത് അസത്തായി തീരുമെന്ന് പറയുക ഇതൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. തച്ച അയുക്തം സർവപ്രമാണ വിരോധ, ഒരാൾ പറയുകയാണ് അസത്തിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പ്രമാണവിരുദ്ധമായ ഒരു കാര്യമാണ്, സത്തായിരിക്കുന്ന ഒരു വസ്തു നശിക്കുമെന്ന് കരുതുന്നു, ഇല്ലായ്മയിലേക്ക് പോകും, ശൂന്യതയിലേക്ക് പോകും എന്ന് പറയുന്നതും സർവപ്രമാണ വിരോധമാണ്. ഈ വിഷയത്തെയെല്ലാം വളരെ വിശദമായി ബ്രഹ്മസൂത്രത്തിന് മറ്റും ചർച്ച ചെയ്ത് നിഷേധിച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. എന്നുവെച്ചാൽ നിഷ്ഫലം വിദഗ്ധ കർമ്മ ശാസ്ത്രം ദുഃഖ സ്വരൂപത്വ. ഒരിക്കലും ശാസ്ത്രം നിഷ്ഫലമായ ഒരു കർമ്മത്തെ വിധിക്കത്തില്ല. എന്തുകൊണ്ട്? കർമ്മ അനുഷ്ഠാനം എന്ന് പറയുന്നത് തന്നെ വളരെ ദുഃഖരൂപത്തിലുള്ളതാണ്. അപ്പൊ ക്ലേശഭൂയിഷ്ടമായ ഒരു കർമാനുഷ്ഠാനം ഫലമില്ലാതെ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ശാസ്ത്രം ഉപദേശിക്കത്തില്ല. ദുഃഖസ്ഥിത ബുദ്ധിപൂർവകതയ കാര്യത്വ അനുഭവത്തേഹി. അങ്ങനെ ദുഃഖം ഫലമില്ലാതെ ദുഃഖം അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ബുദ്ധിപൂർവമായി ഒരാളോട് ചെയ്യാൻ ഒരിക്കലും ശാസ്ത്രം ആവശ്യപ്പെടത്തില്ല. അല്ലെങ്കിൽ വിവേകിയായ ഒരുവൻ ഫലമില്ലാതെ ഒരു പ്രവൃത്തി കഷ്ടപ്പെട്ട് ചെയ്യുക, അതിന് ഒരുമ്പെടത്തില്ല. അതുകൊണ്ടത് ശാസ്ത്രം വിധിക്കത്തുമില്ല. അപ്പോൾ ഇവിടെ മീമാംസകർ പറയുന്നത് എന്താണ്? നിത്യകർമ്മത്തിന് ഫലമില്ലെന്ന്. അങ്ങനെ ഫലമില്ല എങ്കിൽ അതൊരിക്കലും ശാസ്ത്രം വിധിക്കത്തില്ല. എന്തുകൊണ്ട്? കർമാനുഷ്ഠാനമേ ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഫലമില്ലാതെ ചെയ്യാൻ ഒരു ശാസ്ത്രമോ ഒരു ഗുരുവോ ഒരിക്കലും ആവശ്യപ്പെടത്തില്ല. അവരാവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാകണം. തഥാകർണേജ നരകപാത അഭിഭൂമി അനർത്ഥായവ. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നരകം എന്ന് പറയുന്നതും അനർത്ഥം, അതുകൊണ്ടും അനർത്ഥം തന്നെ വരുന്നു. ചെയ്താൽ പ്രയോജനമില്ല, ചെയ്യാതിരുന്നാൽ നരകം. അങ്ങനെ ഒരു കാര്യത്തെ ഒരിക്കലും ശാസ്ത്രം വിധിക്കത്തില്ല. ഉഭേദാവി കർണി അകർണേജ ശാസ്ത്രം നിഷ്ഫലം കൽപ്പിതം സ്യാ. ചെയ്താലും ചെയ്തില്ലെങ്കിലും ശാസ്ത്രം എന്ത് ചെയ്യുന്നു? നിഷ്ഫലമായൊരു കാര്യത്തെ അവിടെ വിധിക്കുന്നു എന്നെല്ലാം കൽപ്പിക്കേണ്ടി വരും. അത് അസംബന്ധമാണ്, അതൊന്നും വിവേകികൾ സ്വീകരിക്കുന്ന ഒരു കാര്യമല്ല. സ്വ അഭ്യുപമ വിരോധ നിത്യം നിഷ്ഫലം കർമ്മീത്തി അഭ്യുപഗമ്യ മോക്ഷഫലായി പ്രവത. പിന്നെ നിങ്ങളുടെ ഈ പറയുന്നവരുടെ സിദ്ധാന്തത്തിന് തന്നെ വിരോധം വരും. എന്താണ്? ഒരു സ്ഥലത്ത് അവർ പറയുന്നു ഈ നിത്യകർമ്മങ്ങൾക്ക് പ്രയോജനമില്ല, വേറെടുത്ത് പറയുന്നു ഈ നിത്യകർമ്മങ്ങളുടെ അനുഷ്ഠാനം മോക്ഷത്തിന് സഹായിക്കുന്നു. ഇതിൽ തന്നെ എന്ത് വരുന്നു? പരസ്പര വിരോധമുണ്ട്. ഒരിടത്ത് ഫലമില്ലാന്ന് പറയുക, വേറെടുത്ത് ഇത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ മോക്ഷഫലം ഉണ്ടാകും എന്ന് പറയുക. സിദ്ധാന്തം അനുസരിച്ച് നിത്യകർമ്മങ്ങൾക്ക് ഫലമുണ്ട്, അത് മോക്ഷഫലമാണ്. പക്ഷെ പൂർവോക്ഷി പറയുന്നത് എന്താണ്? നിത്യകർമ്മങ്ങൾക്ക് ഫലമില്ലാന്ന് ഒരു സ്ഥലത്ത് അവർ പറയുന്നു, വേറെ സ്ഥലത്ത് പറയുന്നു മോക്ഷഫലമുണ്ടെന്ന്. തസ്മാ യഥാശ്രുത ഏവ അർത്ഥ കർമ്മണ്യകർമ്മ ഇത്യാദി. അതുകൊണ്ട് ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇങ്ങനെ പലതരത്തിലും ഇത് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്, നിത്യകർമ്മവുമായി ബന്ധപ്പെടുത്തി. ഇതിന് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇവിടെ പൊതുവെ കർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. അതിന് എങ്ങനെയാണോ ആ ശ്ലോകം വായിക്കുമ്പോൾ നമുക്ക് പ്രതീതമാകുന്ന അർത്ഥം, ആ അർത്ഥത്തെ തന്നെയാണ് ഭാഷ്യകാരൻ വെളിപ്പെടുത്തിയത്. അതുതന്നെയാണ് ഇതിന്റെ താല്പര്യം. തഥാച വ്യാഖ്യാതു അസ്മാഭി ശ്ലോക. അപ്പോൾ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാനിവിടെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞു. മറ്റ് തരത്തിൽ ഉള്ള വ്യാഖ്യാനങ്ങളെല്ലാം അസംബന്ധമാണ് എന്നർത്ഥം. എന്ന് പറഞ്ഞ ഭാഷ്യം ആ ശ്ലോകത്തിന്റെ ഭാഷ അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ശ്ലോകത്തിന് നോക്കുക. യഹ ഏതൊരുവനാണോ കർമ്മണി അകർമ്മ പശ്യേ. കർമ്മണി കർമ്മ കർമ്മത്തിൽ എന്ന് പറഞ്ഞാൽ ജീവനിൽ കർമ്മങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കെ അകർമ്മ പശ്യ അകർമ്മമായിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ കർമ്മങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തെ കാണുന്നത്. അതുപോലെ യഹ ഏതൊരുവനാണോ അകർമ്മൻ കർമ്മം ചെയ്യാതിരിക്കുമ്പോൾ കർമ്മപശ്യ അതും കർമ്മമാണെന്നറിയുന്നത്. കർമ്മം ചെയ്യാതിരിക്കലും കർമ്മം തന്നെയാണെന്നറിയുന്നത്, അല്ലെങ്കിൽ സന്യാസവും കർമ്മമാണെന്നറിയുന്നത്. സ മനുഷ്യേഷു ബുദ്ധിമാൻ, അവനാണ് മനുഷ്യരിൽ വിവേകിയായിട്ടുള്ളവൻ. സയുക്ത അവനാണ് യോഗി, സ കൃഷ്ണകർമ്മകൻ, അവൻ സർവകർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെട്ടു കഴിഞ്ഞു, അവൻ കൃതകൃത്യനായിത്തീർന്നു. കർമാനുഷ്ഠാനത്തിലൂടെ അവൻ കൃതകൃത്യനായിത്തീർന്നു. അതിൽ കർമ്മണ്യ അകർമ്മ, അതിൽ ആദ്യത്തെ അകർമ്മ ശബ്ദത്തിന്റെ അർത്ഥം ആ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആത്മാവിനെയാണ്. അകർമ്മണിജ കർമ്മയ, രണ്ടാമത്തെ അകർമ്മ ശബ്ദം, അവിടെ അകർമ്മം എന്ന് പറഞ്ഞാൽ ആത്മാവെന്നല്ല അർത്ഥം, കർമ്മം ചെയ്യാതിരിക്കുക, സാധാരണ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക, കർമ്മത്തെ സന്യസിക്കുക എന്നുള്ള അർത്ഥം. അതാണ് അവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. കർമ്മണി അകർമ്മയ പശ്യേത്, അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത. യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതംബുധാഃ തദേത കർമ്മണി അകർമാദിദർശനം സ്തൂയതേ. ആ കർമ്മത്തിലുള്ള അകർമ്മദർശനം നേരത്തെ പറഞ്ഞു. അകർമ്മത്തിൽ കർമ്മദർശനം എന്ന് പറയുന്ന ഈ തത്വത്തെ ഇവിടെ സ്തുതിച്ച് പറയുകയാണ്, അതിനെ വിശദീകരിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ്. യേതോക്ത ദർശന, ഈ പറയുന്ന കർമ്മയോഗി അല്ലെങ്കിൽ തത്വജ്ഞാനി, സർവേ യാവന്ത സമാരംഭ കർമാണി സമാരഭ്യന്തേ ഇതി സമാരംഭ, യഥോക്തദർശി തത്വദർശി യോഗി, അയാളുടെ സമാരംഭങ്ങൾ, സമാരംഭം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, പ്രവൃത്തികൾ, സമാരഭ്യന്തേ ഇതി സമാരംഭ, അയാളുടെ പ്രവൃത്തികൾ. പ്രവൃത്തി എന്ന് പറയുമ്പോൾ നമ്മളൊരിക്കലും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന പരിശ്രമം മാത്രമായിട്ട് എടുക്കരുത്. അത് മാത്രമല്ല, ഇനി അടുത്ത് പറയും ദ്രവ്യയജ്ഞ തപോയജ്ഞം ജ്ഞാനയജ്ഞം സ്വാധ്യായ ജ്ഞാനയജ്ഞം, ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കേവലം നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമല്ല ഇവിടെ കർമ്മമെന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാ ശരീര മാനസിക ചേഷ്ടകളും കർമ്മങ്ങളാണ്. സമാരഭ്യന്തേതി സമാരംഭ. അപ്പൊ സമാരംഭം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ എന്നർത്ഥം, അയാളുടെ പ്രവൃത്തികൾ. അപ്പൊ കർമ്മയോഗിയുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്? കാമ സങ്കല്പ വർജിത, കാമേഹി തത്കാരണേശ്ച സങ്കല്പേഹി വർജിത. അതാണ് അവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. കർമ്മങ്ങളെ സംബന്ധിച്ച് കർമ്മയോഗിക്ക് കാമനകളില്ല, എന്നുവെച്ചാൽ പ്രതീക്ഷകളില്ല. ആ കർമ്മത്തിൽ നിന്ന് ഇന്നതെല്ലാം തനിക്ക് വേണം എന്നുള്ള ദുരാഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നില്ല, കാമമില്ല. കാമത്തിനെപ്പോഴും കാരണമായിരിക്കുന്ന എന്താണ്? സങ്കല്പങ്ങൾ. കാമേഹി തത് കാരണയിച്ച സങ്കല്പേ, സങ്കല്പിച്ച് സങ്കല്പിച്ചാണ് കാമത്തെ മനസ്സിൽ വളർത്തുന്നത്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. ഈ ആഗ്രഹങ്ങളെല്ലാം ആ പ്രവൃത്തിയെക്കുറിച്ചും ആ പ്രവൃത്തിയുടെ ഫലങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മൾ സ്വപ്നം കാണുന്നതുകൊണ്ടാണ് ഈ ആഗ്രഹം വർദ്ധിച്ചു വരുന്നതാണ് സങ്കല്പം. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കാമനകളില്ല, അതിൻ്റെ പിന്നിൽ സങ്കല്പങ്ങളുമില്ല. കാമസങ്കല്പൈഹി വർജിത മുധായവ, ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മുധ എന്ന് പറഞ്ഞാൽ സാധാരണ ശബ്ദത്തിൻ്റെ അർത്ഥം വ്യർത്ഥമെന്നാണ്. വ്യർത്ഥം മിഥ്യ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഷ്ട മാത്ര കർമ്മങ്ങൾ കേവലം കർമ്മങ്ങൾ മാത്രം, ആജ്ഞന്റെ കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാമനകളും അതിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളും ഒന്നും ഇല്ലാതെ കർമ്മത്തെ കേവലം കർമ്മമായിട്ട് തന്നെ കണ്ടനുഷ്ഠിക്കുന്നു. കർമ്മത്തെ സ്വധർമ്മമായി ചേഷ്ടയായി മാത്രം കണ്ട്, ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രവൃത്തിയായി മാത്രം കണ്ട് അനുഷ്ഠിക്കേണ്ടേ അനുഷ്ഠിക്കുന്നു എന്നർത്ഥം. അതാണ് കർമ്മയോഗിയുടെ കർമ്മവും അന്യന്റെ കർമ്മവും തമ്മിലുള്ള വ്യത്യാസം. അന്യന്റെ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ ധാരാളം കർമ്മസങ്കല്പങ്ങൾ കാണും. കർമ്മത്തോട് ചേർന്ന് വരുന്ന ഒരുപാട് സങ്കല്പങ്ങൾ, ആ സങ്കല്പങ്ങളിൽ പെടുന്നതാണ് അഹന്തയോട് ചേർന്ന് വരുന്ന സങ്കല്പങ്ങൾ, രാഗദ്വേഷങ്ങളോട് ചേർന്ന് വരുന്ന സങ്കല്പങ്ങൾ കർമ്മത്തെ സംബന്ധിച്ച്, മാന അപമാനങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന സങ്കല്പങ്ങൾ, ജയപരാജയങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന സങ്കല്പങ്ങൾ, ഇതൊക്കെയാണ് സങ്കല്പങ്ങളെന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി ചേർന്നാണ് സാധാരണ കർമ്മം എന്ന് പറയുന്നത്, ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ദ്വന്ദ്വ സങ്കല്പങ്ങൾ, ഇത്തരം ദ്വന്ദ്വ സങ്കല്പങ്ങളെ ഒഴിവാക്കും, അതാണ് ഇവിടെ മുധ എന്ന് പറഞ്ഞു. അതിൽ കർമ്മം എന്ന് പറയുന്ന ഒരു അംശത്തെ മാത്രം എടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കർമ്മത്തെ സംബന്ധിച്ച് ലാഭനഷ്ട ചിന്ത അത് മനസ്സിനെ വ്യാകുലപ്പെടുത്തുന്നതാണ്. അപ്പൊ ആ ലാഭനഷ്ട ചിന്തകൾ കൊണ്ട് അയാളുടെ മനസ്സ് കലങ്ങിയിരിക്കും. ഒരു കർമ്മത്തിന്റെ ജയപരാജയ ചിന്ത കൊണ്ട് മനസ്സ് അസ്വസ്ഥമായിരിക്കും. ഇങ്ങനെ വരുന്ന ദ്വന്ദ്വ സങ്കല്പങ്ങൾ, കർമ്മത്തോട് ചേർന്ന് വരുന്ന ദ്വന്ദ്വ സങ്കല്പങ്ങളെല്ലാം ഒഴിവാക്കി ചേഷ്ട മാത്ര കർമ്മം, കർമ്മം മാത്രമായി നിൽക്കുന്നു കർമ്മയോഗി അനുഷ്ഠിയന്തേ. അങ്ങനെയാണ് കർമ്മയോഗി അനുഷ്ഠിക്കുന്നത്. തത്വജ്ഞാനിയാണെങ്കിലോ, തത്വജ്ഞാനിയും അതുപോലെ തന്നെയാണ് പ്രവൃത്തേന ചെയ്ത് ലോകസംഗ്രഹാർത്ഥം. അയാൾ കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ ആ കർമ്മം കൊണ്ട് തനിക്ക് യാതൊന്നും തന്നെ നേടാനില്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മനഃശുദ്ധി പോലും കർമ്മത്തിലൂടെ നേടാനില്ല, അത് നേടിക്കഴിഞ്ഞു. പിന്നെ എന്തിനു ചെയ്യുന്നു? ലോകസംഗ്രഹാർത്ഥം, ലോക നന്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു. ലോകനന്മയെ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുന്നു. നിവൃത്തേന ചെയ്ത് ജീവന മാത്രാർത്ഥം. ഇനി അങ്ങനെയുള്ള തത്വജ്ഞാനികൾ തന്നെ ചിലപ്പോൾ കർമ്മങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കാം, അങ്ങനെയും വരാം. അപ്പോൾ തത്വജ്ഞാനിയായിക്കഴിഞ്ഞാൽ കർമ്മത്തിൽ പ്രവർത്തിച്ച് തന്നെ തീരണമെന്ന് നിയമമൊന്നുമില്ല, അങ്ങനെ ഒരു നിയമം വയ്ക്കാൻ പറ്റത്തില്ല. ലോകസംഗ്രഹത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഭഗവാൻ തന്നെ അർജുനന്റെ തേരാളി എന്നുള്ള നിലയ്ക്ക് വന്നു നിൽക്കുന്നു. അപ്പോൾ കർമ്മം, അവിടെ കർമ്മത്തിന്റെ നിവൃത്തിയില്ല, ഇത് പ്രവൃത്തിയാണ്, നിവൃത്തിയല്ല. നിവൃത്തി എങ്ങനെ തിരിച്ചറിയും? നിവൃത്തിയെന്ന് ചെയ്ത് ജീവന മാത്രാർത്ഥം. ആ വർത്തമാന ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമുള്ള കർമ്മമാണ് അതിന് നിവൃത്തി കർമ്മം എന്ന് പറയുന്നത്. മറ്റത് പ്രവൃത്തിയാണ്, ഇത് നിവൃത്തി. ഒരു ഞാനി അങ്ങനെയും പ്രവർത്തിക്കാം, ഈ ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാത്രമുള്ള കർമ്മം. ശരീരത്തിൽ ജീവനം നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ ശരീരത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായി സഹജമായി ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ശൗചം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. ഒരു ശരീരത്തിന്റെ നിലനിൽപ്പിനപ്പുറം ഭിക്ഷാടനം പോലെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. അത് നിവൃത്തി, അതിനാണ് നിവൃത്തി എന്ന് പറയുന്നത്. അവിടെ പ്രവൃത്തിയിൽ നിന്നും നിവർത്തിച്ചിരിക്കുന്നു. അത്തരം പ്രവൃത്തികൾ പ്രത്യക്ഷത്തിൽ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് കേവലം ഈ ശരീരത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നു. അതാണ് നിവൃത്തനാകുകയാണെങ്കിൽ അത് മാത്രം ചെയ്യുന്നു, മറ്റൊന്നും ചെയ്യുന്നില്ല. പ്രവർത്തിക്കുകയാണെങ്കിലോ, അവർ ലോകസംഗ്രഹത്തിന് വേണ്ടി ഇവിടെ ഇപ്പോൾ ഭഗവാൻ ചെയ്യുന്നത് പോലെ അവിടെ എന്ത് ചെയ്യുന്നു, സാരഥിയുടെ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അർജുനൻ നിമിത്തമാക്കി ലോകത്തിന് ഉപദേശിക്കുന്നു, അത് ചെയ്യാം. അതുപോലെയുള്ള രാജ്യം ഭരിക്കുന്നു, ലോക നന്മയ്ക്ക് വേണ്ടി ധർമ്മം രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതെല്ലാം പ്രവൃത്തിധർമ്മം അല്ലെങ്കിൽ നിവൃത്തിധർമ്മം. നിവൃത്തിധർമ്മത്തിൽ അവിടെ ലോക സംബന്ധിയായി ലോകത്തെ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല. രണ്ടിലേതുമാകാം, ഇന്നതാണെന്ന് വാശി പിടിക്കാൻ പറ്റത്തില്ല. അതാണ് പ്രവൃത്തേന ചെയ്ത് ലോകസംഗ്രഹാർത്ഥം, നിവൃത്തേന ചെയ്ത് ജീവന മാത്രാർത്ഥം. അങ്ങനെ ചെയ്യുന്നു തത്വജ്ഞാനിയാണെങ്കിൽ. അസമയം കർമ്മയോഗിയാണെങ്കിലോ, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിവൃത്തിയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കർമ്മയോഗിക്ക് നിവൃത്തിയില്ല, തത്വജ്ഞാനിക്കേ ഉള്ള നിവൃത്തി. കർമ്മയോഗിക്ക് നിവൃത്തിയിൽ അധികാരമില്ല. എന്നുവെച്ചാൽ ജീവന മാത്രാർത്ഥം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കർമ്മയോഗിയാണ്, ബാക്കിയെല്ലാ പ്രവൃത്തികൾ ഉപയോഗിച്ച് ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. ജീവന മാത്രം പ്രവൃത്തി അത് ചെയ്യാൻ പാടില്ല. കർമ്മയോഗി എന്തുകൊണ്ട്? കർമ്മയോഗിക്ക് കർമ്മം ചെയ്യുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടെന്നാണ് തന്റെ അന്ധക്കരണ ശുദ്ധി. അതിന് അയാൾ പ്രവൃത്തി മാർഗത്തിൽ നിന്നാലേ പറ്റും, അയാൾക്ക് നിവൃത്തി മാർഗത്തിൽ നിൽക്കാൻ ഒക്കത്തില്ല. തത്വജ്ഞാനിക്കുകയാണെങ്കിലോ ഇഷ്ടമുള്ളിടത്ത് നിൽക്കാം. എന്താണ് ഇഷ്ടം എന്ന് പറയുന്നത്? സ്വപ്രാരബ്ധം. ആ പ്രാരബ്ധം അനുസരിച്ച് പ്രവൃത്തിയിലും നിൽക്കാം, നിവൃത്തിയിലും നിൽക്കാം. അതിലാരാണ് ശ്രേഷ്ഠൻ? പ്രവൃത്തി നിൽക്കുന്നയാളോ അതോ നിവൃത്തി നിൽക്കുന്നയാളോ അത് നിർണ്ണയിക്കാനൊക്കത്തില്ല. രണ്ടു തുല്യമാണ്. ലോകസംഗ്രഹ പ്രവൃത്തികൾ ചെയ്തവരെല്ലാം ശ്രേഷ്ഠരാണ്. നിവൃത്തിയിൽ ശരീര മാത്ര ജീവനം നടത്തിയൊരു മോശക്കാരാണെന്നൊന്നും പറയാൻ ഒക്കത്തില്ല. അങ്ങനെയൊന്നും നോക്കി വിഭജിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ രണ്ടുപേരും ജ്ഞാനത്തിന്റെ മഹത്വത്തിലാണ് നിൽക്കുന്നത്. പ്രാരബ്ധത്തിനനുസരിച്ച് ഉള്ളത് രണ്ടായാലും ശരി. എന്താണ് ഇവിടെ പറയുന്നത്? ചേഷ്ട മാത്രം, കേവലമായ ചേഷ്ട. കേവലമായ ചേഷ്ട എന്ന് പറയുമ്പോൾ പറഞ്ഞല്ലോ കാമസങ്കല്പവർജിതം, കാമസങ്കല്പവർജിതമായ ചേഷ്ട മാത്രം. അപ്പൊ ലോകസംഗ്രഹമായി പ്രവർത്തിക്കുമ്പോൾ ഒരു സങ്കല്പമില്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അങ്ങനെ ചിലർ ചിന്തിക്കും, അങ്ങനെ ചിലർ ചോദിക്കും. പ്രവർത്തിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സങ്കല്പിക്കണമല്ലോ ആദ്യം. ഇപ്പൊ ലോകത്തിന്റെ നന്മയെക്കുറിച്ച് സങ്കല്പിക്കണം, നന്മതിന്മകളെക്കുറിച്ച് സങ്കല്പിക്കാതെ അതിനെ തന്റെ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ ഫലവത്താകുമെന്ന് ചിന്തിക്കണം, ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെ തത്വജ്ഞാനിക്ക് പ്രവർത്തിക്കാൻ പറ്റും? തത്വജ്ഞാനിയും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ലാഭനഷ്ടങ്ങളെക്കുറിച്ചും ജയപരാജയങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിക്കേണ്ടി വരുന്ന ഭാഗത്ത് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഒരു അജ്ഞന്റെ സങ്കല്പമല്ല. എന്തുകൊണ്ട്? ജ്ഞാനാഗ്നി ദഗ്ധ കർമാണം അതാണ് പറയുന്നത്. അതാണ് വ്യത്യാസം. പ്രവൃത്തിയുണ്ടെങ്കിൽ അവിടെ സങ്കല്പമുണ്ട്. പക്ഷേ എന്ത് ചെയ്തിരിക്കുന്നു? ദഹിച്ചു പോയ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങൾക്ക് ബന്ധന സ്വഭാവമില്ല. എന്തുകൊണ്ട്? ഒരു അജ്ഞന്റെ സങ്കല്പം അല്ലെങ്കിൽ കർമ്മയോഗിയുടെ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും അഹന്തയുമായി ബന്ധപ്പെട്ടായിരിക്കുന്നു. അഹം, അഹന്താനിഷ്ഠമായ സങ്കല്പങ്ങളാണ് അത് ബന്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് കർമ്മയോഗിയോട് പറയുന്നത് അത്തരം സങ്കല്പങ്ങളെ ഒഴിവാക്കും. അത്തരം സങ്കല്പങ്ങളെ ഒഴിവാക്കുന്നത് എങ്ങനെ? അഹന്തയും മമതയും ത്യജിച്ചുകൊണ്ട് അത്തരം സങ്കല്പങ്ങളെ ഒഴിവാക്കി കർമ്മത്തെ കർമ്മമായി മാത്രം കണ്ട് കർമ്മയോഗി അനുഷ്ഠിക്കാൻ ശീലിക്കുകയാണ്. തത്വജ്ഞാനിയാണെങ്കിലോ, തത്വജ്ഞാനിയുടെ മനസ്സിൽ ലോക നന്മയെക്കുറിച്ചുള്ള സങ്കല്പം വരാം, ലോകക്ഷേമത്തെക്കുറിച്ചുള്ള സങ്കല്പം വരാം. പക്ഷെ അതൊക്കെ എന്താണ്? ദഗ്ധ കർമ്മമാണ്. പറഞ്ഞല്ലോ കർമ്മമെന്ന് പറയുമ്പോഴത്തേക്ക് മാനസികമായ സങ്കല്പങ്ങളും കർമ്മമാണ്, ശരീരചേഷ്ടയും കർമ്മമാണ്. ഈ രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളും അവിടെ ദഹിച്ചു പോയിരിക്കുന്നു. എന്തുകൊണ്ട്? ജ്ഞാനമാകുന്ന അഗ്നിയിൽ അത് ദഹിച്ചുപോയി. അതുകൊണ്ട് അത്തരം തത്വജ്ഞാനിയുടെ സങ്കല്പങ്ങൾ അത് ഒരിക്കലും തത്വജ്ഞാനിയെ ബന്ധിപ്പിക്കുന്നില്ല, അതിനുള്ള ശക്തി അതിനില്ല. മറിച്ച് ആ സങ്കല്പങ്ങൾ ലോകനന്മയ്ക്ക് ഉപകരിക്കുകയും ചെയ്യുന്നു. രണ്ട് സംഭവിക്കുന്നു. അജ്ഞന്റെ കാമസങ്കല്പങ്ങൾ അവന് വിനാശകാരിയായിത്തീരുന്നു, ഫലത്തിൽ അത് ലോകത്തിനും വിനാശകാരിയായിത്തീരുന്നു. പക്ഷെ ജ്ഞാനിയുടെ സങ്കല്പങ്ങൾ, ജ്ഞാനിയുടെ കാമനയും, ജ്ഞാനിക്കും കാമന ഉണ്ടാകാം, ലോകക്ഷേമത്തെ ജ്ഞാനി കാംക്ഷിക്കുന്നു. അപ്പൊ ജ്ഞാനിയുടെ കാമവും സങ്കല്പങ്ങളും എന്താണ്? ജ്ഞാനാഗ്നിയാൽ ദഹിച്ചു പോയിരിക്കുന്നു. അതിനാണ് വറുത്ത വിത്തെന്നും മറ്റും പറയുന്നത്. അതൊരിക്കലും ആ തത്വജ്ഞനെ ബന്ധിക്കുന്നില്ല. അത് ഏതു തരത്തിലുള്ള ജ്ഞാനമാണ് അങ്ങനെ ദഹിപ്പിക്കുന്നത്? കർമാദവും അകർമാദി ദർശനം ജ്ഞാനം, ഈ നേരത്തെ പറഞ്ഞ ജ്ഞാനം തന്നെ. കർമ്മത്തിൽ അകർമ്മജ്ഞാനം, അകർമ്മത്തിൽ കർമ്മജ്ഞാനം എന്നെല്ലാം പറഞ്ഞ ആ ജ്ഞാനം സഹജമായി ഇരുന്നു കൊണ്ട് ആ കർമ്മത്തെ നശിപ്പിക്കുന്നു, കർമ്മബീജങ്ങൾ നശിപ്പിക്കുന്നു. അത് ലോക സംഗ്രഹത്തിന് അത് ഉപകരിക്കുന്നു. അപ്പോൾ കാമമോ സങ്കല്പമോ അല്ല മുഖ്യമായിട്ടും, ആ കാമവും സങ്കല്പവും എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ആ കാമസങ്കല്പങ്ങൾ അഹന്തയോടും മമതയോടും ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അത് വിനാശകാരികളായിത്തീരുന്നു. അത് അഹന്ത മമതാശൂന്യമായിരിക്കുമ്പോൾ അത് തന്നെ ലോക കല്യാണത്തിന് അത് ഉപകരിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ജ്ഞാനാഗ്നി ദഗ്ധകർമ്മമാണ്. അപ്പോൾ ലോകസംഗ്രഹമായി പ്രവൃത്തി ചെയ്യാൻ തത്വജ്ഞാനിക്ക് മാത്രമേ കഴിയൂ. അല്ലാതെ അജ്ഞന്മാർക്ക് ഒരിക്കലും ലോകസംഗ്രഹം, ലോകക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അജ്ഞന്റെ കർമ്മങ്ങൾ ഫലത്തിൽ അവന് തന്നെ ബന്ധനകരമായിരിക്കുകയാണ്. തനിക്ക് തന്നെ ബന്ധനകരമായിരിക്കുന്ന കർമ്മം എങ്ങനെ ലോകത്തിന് ഉപകരിക്കത്തില്ല. എന്നാലും ഭ്രമം കൊണ്ട് മനുഷ്യൻ പറയുകയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്ക് ഗുണമുണ്ടാകുന്നു എന്നൊക്കെ നമ്മൾ ധരിച്ച് പ്രവർത്തിക്കുന്ന, അജ്ഞൻ ധരിച്ച് പ്രവർത്തിക്കുന്നത് അവന്റെ അജ്ഞതയുടെ ഫലമാണ്. ലോക നന്മയ്ക്ക് വേണ്ടി തത്വജ്ഞാനിക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. എന്തുകൊണ്ട്? തത്വജ്ഞാനിയുടെ മാത്രമേ കാമസങ്കല്പ വർജിതമായ കർമ്മങ്ങൾ നടക്കുന്നുള്ളൂ. അപ്പോൾ കർമ്മയോഗിയോ, കർമ്മയോഗി ചെയ്യുന്ന കർമ്മങ്ങൾ ആ കർമ്മയോഗിയുടെ ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നു. അതാണ് ആ കർമ്മത്തിൻ്റെ. കർമ്മയോഗി മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ ഫലത്തിൽ തനിക്ക് തന്നെ പ്രയോജനപ്പെടുന്നു. അതാണ് കർമ്മയോഗിയുടെ കർമ്മത്തിൻ്റെ. അപ്പോൾ കർമ്മയോഗി അന്യാർത്ഥം ചെയ്യുന്ന കർമ്മങ്ങളോ, ആ കർമ്മങ്ങൾ ആ കർമ്മയോഗിക്ക് ഉപകരിക്കുന്നു. എന്തുകൊണ്ട്? കർമ്മയോഗിയുടെ അഹന്തയും മമതയും നശിപ്പിക്കാൻ ആ കർമ്മ പരിശീലനം സഹായിക്കുന്നു. അപ്പോൾ അത് തനിക്ക് ഉപകരിക്കുന്നത് കൊണ്ട് തീർച്ചയായും അത് മറ്റുള്ളവർക്ക് ഉപകരിക്കും. തനിക്ക് ഉപകരിക്കാത്തവരിക്കലും മറ്റുള്ളവർക്കും ഉപകരിക്കുന്നില്ല. അങ്ങനെ ഉപകരിക്കുന്നു എന്നുള്ളത് ഭ്രമം മാത്രം. അതുകൊണ്ട് തത്വജ്ഞാനിയുടെ കർമ്മമാണ് വാസ്തവത്തിൽ ലോകസംഗ്രഹമായിരിക്കുന്നത്, ലോകക്ഷേമത്തിന് ഉപകരിക്കുന്നത്. എന്തുകൊണ്ട്? ജ്ഞാനാഗ്നി ദഗ്ധകർമാണം, കർമാദോ അകർമാദ ദർശന ജ്ഞാനം. തദേവ അഗ്നി തേന ജ്ഞാനാഗ്ന, ആ തത്വജ്ഞാനമാകുന്ന അഗ്നി അതുകൊണ്ട് ദഗ്ധാനി നശിച്ചിരിക്കുന്നു. എന്തു നശിച്ചിരിക്കുന്നു? അഹന്തയും മമതയും എല്ലാം നശിക്കുന്നു. അഹന്തയും മമതയും നശ എങ്ങനെയാണ് തത്വജ്ഞാനി കർമ്മങ്ങൾ ബന്ധിക്കാതിരിക്കുന്നത്? കാരണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, കർമ്മസങ്കല്പങ്ങൾ അഹന്തയോടും മമതയോടും ചേരുന്നു. അഹന്തയോടും മമതയോടും ചേരുമ്പോഴാണ് അത് ഫലത്തെ ഉണ്ടാക്കുന്നത്, പുണ്യപാപരൂപത്തിലുള്ള ഫലത്തെ അതുണ്ടാക്കുന്നത്. അഹന്തയോടും മമതയോടും ബന്ധപ്പെടാതിരുന്നാലോ പുണ്യപാപരൂപത്തിലുള്ള ഫലത്തെ ആ കർമ്മിക്ക് ഉണ്ടാക്കുന്നില്ല. അതാണ് പറയുന്നത് ശുഭ അശുഭ ലക്ഷണാനി കർമാണി യസ്യ. ശുഭ അശുഭ രൂപത്തിലുള്ള കർമ്മം, ശുഭം പുണ്യം അശുഭം പാപം, പുണ്യ പാപരൂപത്തിലുള്ള കർമ്മങ്ങൾ ആ തത്വജ്ഞാനിയിൽ ഇല്ലാതായി, ദഹിച്ചുപോയി, നശിച്ചുപോയി. ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ ഇനി പറയും. അത് തന്നെ ഇവിടെയും പറയും, ജ്ഞാനാഗ്നി ദഗ്ധകർമാണ. രണ്ടിനെയും താല്പര്യമെന്ന് സർവകർമ്മങ്ങളെ അത് ഭസ്മമാക്കുന്നു. ഉത്തമാഹു പരമാർത്ഥത പണ്ഡിതം, അവനാണ് യഥാർത്ഥത്തിൽ പണ്ഡിതൻ. കേവലം ബഹുശാസ്ത്ര ജ്ഞാനമുള്ളവനല്ല, അനന്തശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്ത് അതെല്ലാം ഓർമ്മയിൽ നിലനിർത്തുന്നവനല്ല പണ്ഡിതൻ. മറിച്ച് ആരുടെ കർമ്മങ്ങളാണോ പുണ്യപാപങ്ങളാണോ ജ്ഞാനാഗ്നി കൊണ്ട് ദഹിച്ചു പോയത്, എന്തെങ്കിലും ജ്ഞാനം കൊണ്ട് ദഹിക്കത്തില്ല. ഇവിടെ പറയുന്ന തത്വജ്ഞാനം കൊണ്ട്, യഥാർത്ഥമായ ജ്ഞാനം കൊണ്ട് ദഹിക്കുന്നത് അവനാണ് പണ്ഡിതൻ. ബുധാഹ ബ്രഹ്മജ്ഞാനികൾ അങ്ങനെ പറയുന്നു. അതാണ് കർമ്മയോഗിയുടെയും തത്വജ്ഞാനിയുടെയും നില. കർമ്മത്തിൽ അകർമ്മദർശനം, അകർമ്മത്തിൽ കർമ്മദർശനത്തിന്റെ ഫലം അതാണ്. അയാളുടെ പുണ്യപാപങ്ങൾ നശിച്ച് നിർദ്ധൂത കൽമഷ ആയിത്തീരുക. ശ്ലോകത്തിൽ നോക്കുക, യസ്യ ഏതൊരുവന്റെയാണ് സർവേ സമാരംഭ സർവകർമ്മങ്ങളും, സമാരംഭം എന്ന് വെച്ചാൽ കർമ്മങ്ങൾ, സർവപ്രവൃത്തികളും കാമസങ്കല്പവർജിതാഹ, കാമവും സങ്കല്പവും ഇല്ലാത്തതായിത്തീരുന്നത്. ജ്ഞാനാഗ്നി ദഗ്ധകർമാണം, ജ്ഞാനമാകുന്ന അഗ്നിയാൽ ദഹിച്ച കർമ്മത്തോടുകൂടിയവനായ തം അവനെ ബുധാഹ ബ്രഹ്മജ്ഞാനികൾ പണ്ഡിതം ആഹു പണ്ഡിതൻ എന്ന് പറയുന്നു. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധാഃ. തക്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യാഭിപ്രവൃത്തോപി നൈവ കുഞ്ചിത് കരോതി സഹ യസ്തു കർമാദോ അകർമാദിദർശി സോ അകർമാദിദർശനാദേവ നിഷ്കർമ്മ സന്യാസി ജീവന മാത്രാർത്ഥ ചേഷ്ടസൻ കർമ്മണി ന പ്രവർത്തതേ യദ്യപി പ്രാവിവേദ പ്രവൃത്ത. വസ്തു കർമാദവ് അകർമാദിദർശി, നേരത്തെ പറഞ്ഞ അകർമ്മദർശനം കർമ്മദർശനവും ഉള്ളവൻ സോ അകർമാദിദർശനാദേവ നിഷ്കർമ്മ, അവൻ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഈ അകർമ്മദർശനം കൊണ്ട് തന്നെ അവൻ നിഷ്കർമ്മിയായിത്തീരുന്നു. നിഷ്കർമ്മി എന്ന് വെച്ചാൽ അതിന്റെ വാച്യാർത്ഥം എന്താണ്? കർമ്മമില്ലാത്തവനെന്നാണ്. കർമ്മമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ കർമ്മത്തെ പുറമെ ഉപേക്ഷിച്ചവൻ എന്നർത്ഥമില്ല. അങ്ങനെ ഒരർത്ഥവും എടുക്കാം. അത് ആദ്യം പറയുന്നു സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന മാത്രാർത്ഥ ജ്യേഷ്ഠ. അപ്പൊ സന്യാസി എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നെന്താണ്? നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുന്നു, അതാണ് ഒരർത്ഥം. നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ജീവന മാത്രാർത്ഥ ജ്യേഷ്ഠ, ജീവന മാത്രാർത്ഥമായ ജ്യേഷ്ഠയോട് കൂടിയുണ്ട്. പല ഭാഗങ്ങളിലും ഭാഷ്യകാരൻ അങ്ങനെയുള്ള സന്യാസിമാരെ കുറിച്ച് പറയും. ഭിക്ഷാടനാദി കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെട്ടിരിക്കുന്നു. അധ്യയനം അധ്യാപനം തുടങ്ങിയ കർമ്മങ്ങളോടി ഉപേക്ഷിച്ചിരിക്കുന്നു. കർമ്മണിന പ്രവർത്തത, അങ്ങനെ നിവൃത്തി മാർഗത്തിൽ യദ്യപി പ്രാഗ് വിവേകത പ്രവൃത്ത, ഈ വിവേകം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് കർമ്മത്തിൽ പ്രവർത്തിച്ചിരുന്നാലും വിവാഹം ഉണ്ടായതിനു ശേഷം പിന്നെ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നില്ല. യസ്തു പ്രാരബ്ധകർമ്മ സൻ ഉത്തരകാല ഉത്പന്നാത്മ സമ്യക് ദർശന സർവകർമ്മണി പ്രയോജനം അവശ്യൻ സസാധനം കർമ്മ പരിത്യജത്യേവ. ഇപ്പൊ സാധാരണഗതിയിൽ പ്രാരബ്ധകർമ്മ കർമ്മങ്ങൾ അവൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുവെച്ചാൽ ഈ ജന്മത്തിൽ തന്നെ കർമ്മങ്ങൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാരബ്ധകർമ്മം എന്ന് വെച്ചാൽ കർമ്മം ആരംഭിച്ചു കഴിഞ്ഞവൻ. ഉത്തരകാലം ഉത്പന്ന ആത്മസമ്യക് ദർശന അവന് പിന്നീട് ഈ ജന്മത്തിൽ തന്നെ സമ്യക് ദർശനം വിവേകമുണ്ടായി. സസർവകർമ്മണി പ്രയോജനം അവശ്യൻ, അവൻ കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, ഇനി കർമ്മങ്ങളെ കൊണ്ട് പ്രയോജനമൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കുന്നു. സസാധനം കർമ്മ പരിത്യജത്യേവ, സസാധനം ആ കർമ്മങ്ങൾക്ക് എന്തൊക്കെയാണോ ഒരുക്കങ്ങൾ വേണ്ടത് അതിനെയും കർമ്മത്തെയും എല്ലാം ഉപേക്ഷിക്കുന്നു. അത് ഒരു കൂട്ടർ. ഇനി സ കുതശ്ചിത് നിമിത്താൻ കർമ്മ പരിത്യാഗ അസംഭവേ സതി, ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അയാൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല, കർമ്മങ്ങളിലേക്ക് അയാൾ ഇറങ്ങിപ്പോയി, കർമ്മ മാർഗത്തിനൊക്കെയാണ് അയാൾ കർമ്മ പരിത്യാഗ അസംഭവി, കർമ്മം ഉപേക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സതി കർമ്മണി തദ്ഫലേജ സംഗരഹിതതയാ, അയാൾക്ക് കർമ്മത്തിലോ ഫലത്തിലോ ബന്ധനമില്ലാത്തത് കൊണ്ട് സ്വപ്രയോജന അഭാവ, കർമ്മം കൊണ്ട് തനിക്ക് യാതൊരു പ്രയോജനം ഇല്ലാത്തത് കൊണ്ടും ലോകസംഗ്രഹാർത്ഥം പൂർവ കർമ്മണി പ്രവർത്തി, ലോകനന്മയ്ക്ക് വേണ്ടി അയാൾ അജ്ഞനായിരുന്നപ്പോൾ എങ്ങനെയാണോ കർമ്മങ്ങൾ ചെയ്തിരുന്നത് അതുപോലെ തന്നെ കർമ്മത്തിൽ അയാൾ ഏർപ്പെട്ടിരിക്കുന്നു. നൈവ കിഞ്ചിത് കരോതി ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മത്വ, അയാളും വാസ്തവത്തിൽ കർമ്മമൊന്നും ചെയ്യുന്നില്ല. അയാൾ പ്രവൃത്തി മാർഗത്തിലാണെങ്കിലും അയാൾ കർമ്മം ചെയ്യുന്നില്ല. നൈവ കിഞ്ചിത് കരോതി, എന്തുകൊണ്ട്? ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മത്വ, ജ്ഞാനാഗ്നി സർവകർമ്മത്തെയും ദഹിപ്പിച്ചിരിക്കുന്നുണ്ട്. തദീയം കർമ്മ അകർമ്മായവ സമ്പത്തിന്, അങ്ങനെ കർമ്മം ചെയ്യുന്നവൻ തത്വജ്ഞാനത്തിന് ശേഷം, തത്വജ്ഞാനപ്രാപ്തിക്ക് ശേഷം കർമ്മം ചെയ്യുന്നവന്റെ കർമ്മ തദീയം കർമ്മ, അവന്റെ കർമ്മ അകർമ്മ ഏവ, അത് അകർമ്മമാണ്. കർമ്മം ഒന്ന് ഗണിക്കരുത്, പിന്നെ കർമ്മത്തിന്റെ പട്ടികയിൽ പെടുത്താൻ പാടില്ല, അത് അജ്ഞന്റെ കർമ്മം പോലെയല്ല. ഇത്യവും അർത്ഥം ദർശേഷ്യനാഹ, ഈ കാര്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. എന്നുവെച്ചാൽ ആചാര്യസ്വാമികൾ രണ്ടു തരത്തിലുള്ള സന്യാസത്തിലൂടെ അംഗീകരിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഒന്നെന്താണോ, സർവകർമ്മങ്ങളെയും പരിത്യജിച്ച് ശരീരചേഷ്ട മാത്രമായി ജീവിക്കുന്നത്, അതൊന്ന്. ആചാര്യസ്വാമികൾക്ക് അതിനോടാണ് പക്ഷപാതം കൂടുതലുള്ളത്, ഇഷ്ടം അതാണ്. പക്ഷേ ഇവിടെ വേറെ തരത്തിലുള്ള സന്യാസത്തെക്കുറിച്ചും പറയുന്നു. എന്താണ്? കർമ്മത്തെ ഉപേക്ഷിക്കുന്നില്ല, കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പൊ പറയുന്നു, വേണമെങ്കിൽ അതും ഞാൻ അംഗീകരിക്കാം, അങ്ങനെയും ആകാം സന്യാസം, കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മത്വ, അങ്ങനെയുള്ള കർമ്മത്തെ. പക്ഷെ കർമ്മമെന്ന് പറയത്തില്ല, അഹന്ത മമതാരഹിതമായിരിക്കുന്ന ഒന്നിനെ കർമ്മത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റത്തില്ല. ലോകസംഗ്രഹാർത്ഥം അങ്ങനെയുള്ളവരും പ്രവർത്തിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത് എന്നാണ്. അടുത്ത് പറയും എന്താണ്? തിക്ത സർവ പരിഗ്രഹ എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ പൂർണ്ണമായും തേജിച്ചവനാണ്, ഒരു പരിഗ്രഹവുമില്ല, അവൻ ഒന്നും വയ്ക്കുന്നില്ല. അപ്പോൾ അത് ഒരു കൂട്ടർ അങ്ങനെയുണ്ട്, ഇവിടെ അങ്ങനെയല്ല. എന്താണ്? കർമ്മണ്യ അഭിപ്രവൃത്തോപി, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർമ്മരംഗത്തിൽ അവൾ വളരെ ശക്തമായി തന്നെ നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു. തെക്വ കർമ്മ അഭിമാനം, എന്തൊക്കെയാണ് ത്യജിക്കുന്നത്? കർമ്മത്തിലുള്ള അഭിമാനം ത്യജിക്കുന്നു. ഞാൻ ചെയ്യുന്നുവെന്നും ഇതെന്റെ കർമ്മമാണെന്നും സങ്കല്പിച്ചുകൊണ്ട് കർമ്മത്തിൽ അഭിമാനം പുലർത്തുക. അകർമ്മത്തിൽ അഭിമാനം കൊണ്ട് കർമ്മത്തിന്റെ വിജയത്തിൽ അഭിമാനിക്കും, കർമ്മത്തിന്റെ പരാജയത്തിൽ തന്റെ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കും. ഇതെല്ലാം കർമ്മാഭിമാനത്തിന്റെ ഭാഗമാണ്. അത്തരം കർമ്മാഭിമാനങ്ങളെല്ലാം ത്യജിച്ചിട്ട് ഫലാസംഗം, ഫലത്തിനോട് ബന്ധപ്പെടാതെ, ഫലത്തിനോട് മാനസികമായ ശക്തിയില്ലാതെ, ഫലത്തിനോട് അയാളുടെ മനസ്സ് ഒട്ടുന്നില്ല. തെക്വ കർമ്മ സ്വാഭിമാനം ഫലാസംഗം. അതെങ്ങനെ കഴിയും ഒരാൾക്ക്? എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഫലത്തിൽ എന്നോട് താല്പര്യമില്ല, എങ്ങനെ കർമ്മം ചെയ്യും? അതെങ്ങനെ ചെയ്യാൻ കഴിയും? കർമ്മം ചെയ്യണമെങ്കിൽ പ്രേരണ എന്ന ഫലത്തിനോടുള്ള താല്പര്യമാണല്ലോ. ഇതെങ്ങനെ ഒരാൾക്ക് കഴിയും എന്നാണ് പറയുന്നത്? യഥോക്തേന ജ്ഞാനേന, ഈ മുമ്പ് പറഞ്ഞ ജ്ഞാനം കൊണ്ടേ അത് സാധിക്കത്തുള്ളൂ. അല്ലാതെ പറ്റത്തില്ല. ഫലം ഇല്ലാതെ, ഫലാഗ്രഹം ഇല്ലാതെ കർമ്മം എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഈ പറയുന്ന തത്വജ്ഞാനം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും. ആ തത്വജ്ഞാനം ഇല്ലാതെ ഒരാളോട് നമ്മൾ പറയുകയാണ് ഫലത്തെ നിങ്ങൾ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ്. അങ്ങനെ, കാരണം കർമ്മ പ്രേരണ തന്നെ സാധാരണ മനുഷ്യന് ഫലചിന്തയാണ്, ഫലാഗ്രഹമാണ്. അപ്പൊ സാധാരണ ഒരു മനുഷ്യനോട് നമ്മൾ പറയുകയാണ് നിങ്ങൾ ഫലത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വീൺവാക്കാണ്, എന്നുവെച്ചാൽ അർത്ഥമില്ലാത്ത പറച്ചിലാണ്, അതിൽ യാതൊരു പ്രായോഗികതയില്ല. ഒരിക്കലും ആർക്കും അത് അനുഷ്ഠിക്കാൻ സാധ്യവുമല്ല. ഈ ഉപദേശിക്കുന്നവനും അങ്ങനെ അത് അനുഷ്ഠിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? മനുഷ്യനെപ്പോഴും കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നത് ഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹമാണ്. പിന്നെ എന്താണ് ഇതിന്റെ പ്രായോഗികത എന്ന് പറയുന്നത്? യഥോക്തേന ജ്ഞാനേന, തത്വജ്ഞാനം വേണം. ഇവിടെ മുമ്പ് പറഞ്ഞതായിട്ടുള്ള സമത്വം, യോഗ യുച്ഛ്യതേ, യോഗ കർമ്മസുഖവശലം, കർമ്മണ്യകർമ്മയെ പശ്യ തുടങ്ങിയ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള കർമ്മത്തെ സംബന്ധിച്ചും ആത്മാവിനെ സംബന്ധിച്ചുമുള്ള യഥാർത്ഥമായ ജ്ഞാനം വേണം. ആ ജ്ഞാനമുള്ള ഒരുവന് മാത്രമേ ഈ കർമ്മ ഫലത്തിൽ ആഗ്രഹം പാടില്ല എന്ന് പറയുന്നത് മനസ്സിലാകത്തുള്ളൂ, ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം വേണ്ടത് തത്വജ്ഞാനമാണ്. അതാണ് പറയുന്നത് ഫലാസംഗം ഉപേക്ഷിക്കുക എന്ന് പറയുന്നിടത്തെല്ലാം ഇവിടെ പറയുന്ന എന്താണ്? യഥോക്തിയുടെ ജ്ഞാനേന, ആ ജ്ഞാനത്തെ അർജിക്കുക, വിവേകം കൊണ്ട് ഫലചിന്തയെ വിടിയുക, അല്ലാതെ കേവലമായി ഫലചിന്തയെ വിടിയുക എന്നല്ല ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള തത്വജ്ഞാനം കൊണ്ട് കർമാഭിമാനവും ഫലാസക്തിയും ആന്തരികമായി വെടിഞ്ഞ് നിത്യതൃപ്ത, അതുകൊണ്ട് തന്നെ അവൻ നിത്യതൃപ്തനായിരിക്കുന്നു. അതായത് ഫലാഗ്രഹം കൂടാതെ ഒരുവന് കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അയാൾ ഏത് ചേഷ്ടയും സ്വന്തം തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയണ്ടോ എന്തുകൊണ്ടാ പ്രവൃത്തി ചെയ്യുന്നു? അതെന്റെ ഇഷ്ടം, ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. ഇഷ്ടത്തെ മുൻനിർത്തിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. നമ്മളൊരു കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഇഷ്ടത്തെ നോക്കും. ഇഷ്ടമുള്ള കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടമില്ലാത്ത കർമ്മത്തെ ഒഴിവാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ കർമ്മത്തെ തിരഞ്ഞെടുക്കുന്നതിനും നിർണായകമായിരിക്കുന്ന എന്താണ്? ഇഷ്ടമാണ്. കർമ്മത്തെ ഒഴിവാക്കുന്നതിന് അനിഷ്ടവും കർമ്മത്തെ സ്വീകരിക്കുന്നതിന് ഇഷ്ടവുമാണ് കാരണം. ഒരുവന്റെ കർമ്മ അനുഷ്ഠാനത്തെ നിയന്ത്രിക്കുന്നവന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ആ ഇഷ്ടാനിഷ്ടങ്ങളെന്ന് പറയുന്നത് സ്വന്തം അഹന്തയോടും മമതയോടും ചേർന്ന് നിൽക്കുന്നതാണ്. ആ ഇഷ്ടമാണ് ഇച്ഛയെ നിയന്ത്രിക്കുന്നത്. ഇഷ്ടം ഉള്ളതിനെ ഇച്ഛിക്കുന്നു, ഇഷ്ടപ്പെട്ടതിനെ ഇച്ഛിക്കുന്നു, ആഗ്രഹിക്കുന്നു. കർമ്മം ഇഷ്ടമായതുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിക്കുന്നു, കർമ്മഫലം ഇഷ്ടമായതുകൊണ്ട് അതിനെ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇഷ്ടമാണ് എപ്പോഴും കർമ്മത്തെ തിരഞ്ഞെടുക്കുന്നതിന് തന്നെ ഒരുവനെ സ്വാധീനിക്കുന്ന മുഖ്യമായ ഘടകം. ഇവിടെ പറയുന്നു നിത്യതൃപ്തൻ. ഈ തൃപ്തി എന്ന് പറയുന്നത് എന്താണ്? ആ ഇഷ്ടത്തിന്റെ പൂർത്തി, നിറവേറ്റൽ, അതാണ് തൃപ്തി. ഇഷ്ടമാണെന്ന് കരുതുന്നത് പ്രാപിക്കുമ്പോൾ, പൂർത്തീകരിക്കുമ്പോൾ മനുഷ്യൻ തൃപ്തനാകുന്നു. അല്ലെങ്കിൽ ഇച്ഛ, ഇഷ്ടത്തെ ആഗ്രഹിക്കുന്നു, ആഗ്രഹപൂർത്തിയിൽ അയാൾ തൃപ്തനാകുന്നു. ഇച്ഛയ്ക്ക് ഭംഗം വന്നു കഴിഞ്ഞാൽ അയാൾ നിരാശനാകുന്നു, ദുഃഖിതനാകുന്നു. സാധാരണ ഒരു വ്യക്തി, അയാൾക്ക് ഇച്ഛ കാണും, ഇച്ഛയുടെ പ്രാപ്തിയിൽ പൂർത്തിയിൽ അയാൾക്ക് ഇഷ്ടം വരും. പക്ഷെ കർമ്മയോഗിയും തത്വജ്ഞാനിയും അങ്ങനെയല്ല. ഇച്ഛാപൂർത്തിയിൽ ഉള്ള തൃപ്തിയല്ല കർമ്മയോഗി തൃപ്തി എന്ന് പറയുന്നത്. എന്താണ്? ഇഷ്ട നേടുന്നതുകൊണ്ടുള്ള തൃപ്തിയല്ല മറിച്ച് നിത്യതൃപ്ത. അത് ഇച്ഛയെ, ആഗ്രഹത്തെ ആശ്രയിച്ച് നിൽക്കുന്ന തൃപ്തിയല്ല. അയാൾ സദാ തൃപ്തനാകിയിരിക്കുന്നു. അജ്ഞനാണെങ്കിലോ നിത്യതൃപ്തനല്ല. കർമ്മയോഗിയും തത്വജ്ഞാനിയും നിത്യതൃപ്തരായിരിക്കുന്നു. അപ്പോൾ നിത്യതൃപ്തിയിലേ കർമ്മയോഗം സാധ്യമാകും. ഇപ്പോൾ ഒരു സാധാരണ അജ്ഞനായ ഒരു മനുഷ്യനോട് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയാണ്. പറയുന്നവനും എന്താണ് പറയുന്നതെന്ന് തിരിച്ചറിയുന്നില്ല, കേൾക്കുന്നവനോട്ട് മനസ്സിലാകത്തുമില്ല, അനുഷ്ഠിക്കത്തുമില്ല. എന്തുകൊണ്ട്? കാരണം അവന്റെ മനസ്സിൽ പല ഇച്ഛകളുണ്ട്, പല ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രമേ അയാൾക്ക് തൃപ്തി വരത്തുള്ളൂ. അയാൾ കർമ്മം ചെയ്യുന്നത് ആ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, തന്റെ ആഗ്രഹപൂർത്തിയിലൂടെ തൃപ്തി നേടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു മനുഷ്യന്റെ സഹജമായിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനെ നിഷേധിക്കുകയാണ് നമ്മൾ പറയുന്നത്. ഒന്നും ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അത്തരൊരു ഉപദേശം ഒരിക്കലും പ്രായോഗികമല്ല. അതുകൊണ്ടാണ് എത്ര തവണ കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാൻ കഴിയാതെ വരുന്നത്. വർഷങ്ങളായി ഇത് കേട്ടുകൊണ്ടിരുന്നാലും വീണ്ടും കർമ്മം ഫലചിന്തയോടുകൂടിയേ വരത്തുള്ളൂ. തത്വജ്ഞാനി അങ്ങനെയല്ല, കർമ്മയോഗി അങ്ങനെയല്ല, നിത്യതൃപ്തനായിരിക്കുന്നു. ആ നിത്യതൃപ്തിക്കുള്ള ഒരു ഹേതു കൂടെയാണ് അടുത്ത് പറയുന്നത്. നിത്യതൃപ്തിയോടെ വിശദീകരിക്കുന്നു അതിൽ നിരാകാംക്ഷോ വിശേഷം. നിരാകാംക്ഷനായിരിക്കുന്നു. കർമ്മത്തെ സംബന്ധിച്ചായാലും കർമ്മഫലത്തെ സംബന്ധിച്ചായാലും കർമ്മയോഗിയുടെ മനസ്സിൽ ആകാംക്ഷയില്ല, ഫലചിന്ത മനസ്സിലുണ്ടാക്കുന്നതായ ആകാംക്ഷകളില്ല, ഉത്കണ്ഠകളില്ല. അത് കർമ്മം പൂർണമായി നിറവേറ്റപ്പെടാൻ കഴിയുമോ, കർമ്മത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ വരുമോ, ഈ കർമ്മം സൽഫലത്തെ ഉണ്ടാക്കുമോ, ഈ കർമ്മം വിപരീത ഫലത്തെ ഉണ്ടാക്കുമോ, ലാഭമാണോ നഷ്ടമാണോ ജയമാണോ പരാജയമാണോ, ഇങ്ങനെ ദ്വന്ദ്വചിന്തകൾ കൊണ്ട് മനസ്സിൽ വരുന്ന ആകാംക്ഷകൾ, ഉത്കണ്ഠ, അത് കർമ്മത്തെ സംബന്ധിച്ചോ ഫലത്തെ സംബന്ധിച്ചോ ഇല്ല. കാരണം കർമ്മത്തിനും ഫലത്തിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. കർമ്മം ഫലത്തെ ഉണ്ടാകുന്നതിനൊരു നിയമമുണ്ട്. അതൊരിക്കലും കർമ്മം ചെയ്യുന്നവന് പിടികിട്ടുന്ന കാര്യമില്ല. അത് ഈശ്വരീയമായ നിയമമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കർമ്മയോഗി നിശ്ചിന്തനായിരിക്കുന്നു. അതൊരിക്കലും കർമ്മത്തിൽ ഉള്ള കർമ്മയോഗിയുടെ ഉത്സാഹത്തെ നശിപ്പിക്കുന്നില്ല. അടുത്ത് പറയുന്നു, കർമ്മണ്യ അഭിപ്രവർത്തോമി. കർമ്മത്തിൽ അയാൾ താല്പര്യപൂർവ്വം തന്നെ പ്രവർത്തിക്കുന്നു. കർമ്മത്തിന്റെ വിപരീത ഭാവങ്ങളെക്കുറിച്ച് അയാൾ ഒരിക്കലും ഉത്കണ്ഠ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അയാൾ നിത്യതൃപ്തനായിരിക്കുന്നു. ആ നിത്യതൃപ്തി കർമ്മയോഗിക്ക് വരുന്നത് എങ്ങനെ? ഈ കർമ്മതത്വത്തെ അയാൾ ഗ്രഹിച്ചിരിക്കുന്നുണ്ട്, ആത്മതത്വത്തെ ഗ്രഹിച്ചിരിക്കുന്നുണ്ട്, വിവേകം കൊണ്ടെന്നർത്ഥം. അപ്പോൾ വിവേകം കൊണ്ട് നിത്യതൃപ്തനായിരുന്ന് ഇരിക്കുന്ന കർമ്മയോഗിക്ക് തൃപ്തിക്ക് വേണ്ടി കർമ്മത്തെയോ ഫലത്തെയോ ആശ്രയിക്കേണ്ടി വരുന്നില്ല. സദാതൃപ്തനായിരിക്കുന്ന ഒരാളിന് കർമ്മം അല്ല തൃപ്തി കൊടുക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് ഇഷ്ടമുള്ള കർമ്മത്തെ ആഗ്രഹിക്കുന്നു? അത് സ്വധർമ്മം ആണോ പരധർമ്മമാണോ എന്നല്ല നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇഷ്ടമുള്ള പ്രവൃത്തിയാണ്. എന്തുകൊണ്ട്? ആ കർമ്മത്തിലൂടെ നമുക്ക് ഇഷ്ടത്തെ നേടേണ്ടി വരുന്നതുകൊണ്ട്. കർമ്മയോഗി ഒരിക്കലും കർമ്മത്തിലൂടെയല്ല ഇഷ്ടത്തെ നേടുന്നത്, തൃപ്തിയെ നേടുന്നത്. അയാൾ വിവേകത്തിലൂടെ തൃപ്തനായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ യഥോക്ത ജ്ഞാനേന, കർമ്മയോഗത്തെ സംബന്ധിച്ചുള്ള വിവേകത്തിലൂടെ അയാൾ തൃപ്തനായിരിക്കുന്നുണ്ട്. അയാൾ ഇഷ്ടകർമ്മത്തെ ആഗ്രഹിച്ചു പോകുന്നില്ല, അനിഷ്ടകർമ്മത്തെ അയാൾ തിരസ്കരിക്കുന്നുമില്ല. പിന്നെ ദ്വേഷ്ടി എന്ന കാംക്ഷത, നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നിനെ ദ്വേഷിക്കുന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നിനെ കാംക്ഷിക്കുന്നുമില്ല, ആണ് കർമ്മയോഗിയുടെ നില. സ്വധർമ്മമായി എന്തിനെയാണോ അയാൾ തിരിച്ചറിയുന്നത് അത് ചെയ്യുന്നു. ഇഷ്ടമാണോ അനിഷ്ടമാണോ എന്നുള്ള ചിന്ത കൊണ്ടല്ല, അത്തരമൊരു ചിന്ത കർമ്മത്തെ സംബന്ധിച്ചും ഫലത്തെ സംബന്ധിച്ചും. അപ്പോൾ വിവേകിക്ക് മാത്രമേ കർമ്മയോഗം സാധ്യമാകൂ. കാരണം അവൻ നിത്യ തൃപ്തനായിരിക്കണം. നിത്യതൃപ്തി എന്നതിന്റെ തത്വത്തെക്കുറിച്ചെങ്കിലും അയാൾ കുറഞ്ഞ വർഷം അറിഞ്ഞിരിക്കണം. പൂർണ്ണ തൃപ്തിയെ പ്രാപിച്ചതിന് ശേഷം പിന്നെ കർമ്മയോഗം സാധ്യമല്ല. അതുകൊണ്ട് നിത്യതൃപ്തി എന്ന് പറയുന്ന ഒരു ആശയത്തെങ്കിലും, ഒരു തത്വത്തെ ആശയപരമായെങ്കിലും അയാൾ ഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മത്തെ അല്ലെങ്കിൽ കർമ്മത്തെ ആശ്രയിച്ചുള്ള ആ ഇഷ്ടാനിഷ്ടങ്ങളെ വെടിഞ്ഞിട്ട്, നേരത്തെ പറഞ്ഞല്ലോ കർമ്മം അയാളെ സംബന്ധിച്ചിടത്തോളം ചേഷ്ട മാത്രം, കർമ്മത്തെ ചേഷ്ട മാത്രമായി കണ്ടു എന്ന് വെച്ചാൽ അത് ഇഷ്ടത്തിനെയോ അനിഷ്ടത്തിനോ വേണ്ടിയുള്ള ഒന്നല്ല. കർമ്മം കേവലം കർമ്മമാണ്. ഇവിടെ പറയും ശരീരം കേവലം കർമ്മ, കർമ്മം കേവലം കർമ്മം മാത്രമാണ്, അത് മറ്റൊന്നിനോടും ചേർന്ന് നിൽക്കുന്ന ഒന്നല്ല എന്ന് കർമ്മത്തെ വേർതിരിച്ചറിഞ്ഞ് നിത്യതൃപ്ത നിരാകാംക്ഷനായി അയാൾ പ്രവർത്തിക്കുന്നു. കർമ്മങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളല്ല, കർമ്മം ധർമ്മമാണ് എന്ന് മാത്രം അയാൾക്ക് ചിന്തിച്ചാൽ മതി. കർമ്മത്തെ ആശ്രയിച്ചയാൾ ഇഷ്ടത്തെ നേടുന്നില്ല, അനിഷ്ടത്തെ ഒഴിവാക്കുന്നില്ല. അത് കേവല കർമ്മികളെ സംബന്ധിച്ചാണ്. സത്കർമ്മങ്ങൾ ചെയ്തിട്ട് അനിഷ്ടത്തെ നേടുന്നു, ദുഷ്കർമ്മങ്ങളെ ഒഴിവാക്കി അനിഷ്ടങ്ങളെ പരിഹരിക്കുന്നു. കർമ്മയോഗി സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇഷ്ടത്തെ കർമ്മത്തിലൂടെ നേടുന്നില്ല. എന്തുകൊണ്ട്? കർമ്മത്തിലൂടെ നേടാതെ തന്നെ ഇഷ്ടം അയാൾക്ക് സ്വായത്തമായിരിക്കുന്നു വിവേകം കൊണ്ട്. അപ്പോൾ വിവേകമാണ് അവിടെ മുഖ്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ബുദ്ധിയുക്തോ, ബുദ്ധിയുക്തനായിരിക്കുന്നു അവനെ യോഗിയാക്കുന്നത്. എന്താണ് ബുദ്ധിയാണ്? ബുദ്ധി എന്ന് വെച്ചാൽ വിവേകം, അല്ല ബുദ്ധി സാമർഥ്യമല്ല. ഇവിടെ പറയുന്നതായ വിവേകം, ഇവിടെ പറയുന്ന കർമ്മ അകർമ്മ ദർശനം എന്നും മറ്റും പറയുന്നതായ വിവേകം കൊണ്ട് അയാൾ തൃപ്തനായിരിക്കുന്നു. നിരാശ്രയ ആശ്രയരഹിതനായി, ആശ്രയോ നാമ യഥാശ്രിത്യ പുരുഷാർത്ഥം സിസാധയിഷതി ദൃഷ്ടാദൃഷ്ടഫല സാധന ആശ്രയരഹിത ഇത്യർത്ഥ. ഒരു സാധാരണ ഒരുവൻ കർമ്മത്തിന് വേണ്ടി, ഒരു കർമ്മത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടി, ആ കർമ്മ അനുഷ്ഠാനം പൂർണ്ണമാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലത്തെ നേടുന്നതിന് വേണ്ടി ബാഹ്യമായ ഒരുപാട് കാര്യങ്ങൾ അയാൾ ആശ്രയിക്കുന്നു. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരത്തെ പറഞ്ഞതായ ആകാംക്ഷയുള്ളവനാണ്. ആ കർമ്മം എങ്ങനെ ഫലത്തെ ഉണ്ടാക്കും, അനുകൂലമാണോ പ്രതികൂലമാണോ, ഇത്തരത്തിൽ കർമ്മത്തിൻ്റെ ദ്വന്ദ്വാത്മകമായ ഫലങ്ങളെക്കുറിച്ച് വളരെയധികം ആകാംക്ഷയുടെ മനസ്സിലുണ്ട്, ഉത്കണ്ഠ അതുണ്ട്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അത്തരൊരാകാംക്ഷയില്ല. അയാൾ സ്വധർമ്മം ഇന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ആ സ്വധർമ്മത്തെ അയാൾ അനുഷ്ഠിക്കുന്നു. ഒരു സാധാരണ മനുഷ്യൻ അവന്റെ ആകാംക്ഷയെ ശമിപ്പിക്കുന്നതിന്, അവനൊരിക്കലും കഴിയത്തില്ല, എന്നാലും ആകാംക്ഷയെ ശമിപ്പിക്കുന്നതിന് വേണ്ടി കർമ്മത്തിന്റെ അനുബന്ധമായ നാനാ വിഷയങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിക്കേണ്ടി വരുന്നു. അനുകൂലമായും പ്രതികൂലമായും ആശ്രയങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. ചെറിയൊരു കർമ്മ അനുഷ്ഠാനത്തിന് തന്നെ അയാൾ വലിയ ഒരുക്കങ്ങൾ ചെയ്യുന്നു. അപ്പോൾ പലതും അനാവശ്യമായിരിക്കും. ആവശ്യമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ഒരുക്കൂട്ടുന്നു കർമ്മത്തിന് വേണ്ടിയിട്ട്. ഇവിടെ പറയുന്നു ദുഷ്ടാദുഷ്ടഫലസാധന ആശ്രയം. ദുഷ്ടവും അദുഷ്ടവുമായിട്ടുള്ള ഫലത്തെക്കുറിച്ച്, സാധനങ്ങളെക്കുറിച്ച്, ഇതിനെല്ലാം ഒരുപാട് ആശ്രയിക്കുന്നു. ബാഹ്യമായി ഒരുപാട് കാര്യങ്ങളെ ആശ്രയിക്കുന്നു. എന്തുകൊണ്ട്? അയാളുടെ മനസ്സ് സ്വസ്ഥമല്ലാത്തതുകൊണ്ട്. അതങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, പലതരത്തിലായാൽ ഒരു കർമ്മം അനുഷ്ഠിച്ചു നോക്കുന്നു. പല ഉപായങ്ങളിലൂടെയും പോയി ചിലപ്പോൾ ജയിക്കുന്നു, ചിലപ്പോൾ പരാജയപ്പെടുന്നു. പക്ഷേ കർമ്മയോഗിയാണെങ്കിലോ നിശ്ചിന്തനായി കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഈ അനേക സാധനങ്ങളെ അയാൾ ആശ്രയിക്കുന്നില്ല. എന്ന് വെച്ചാൽ അയാൾ ഏകാഗ്രമായി കർമ്മം ചെയ്യുന്നു. അയാൾ ആവശ്യമുള്ളത് മാത്രം ചെയ്യുന്നു എന്ന് വേണമെങ്കിലും പറയാം. ആവശ്യമില്ലാത്തതിനെ അയാൾ ഒഴിവാക്കുന്നു. ആവശ്യമുള്ളതിനെ മാത്രം തിരഞ്ഞെടുക്കുന്നതിന് അയാളുടെ മനസ്സിന്റെ ഏകാഗ്രതയും വിവേകവും അയാളെ സഹായിക്കുന്നു. അസ്വസ്ഥമായിരിക്കുമ്പോൾ അയാളുടെ മനസ്സ് പല ഭാഗങ്ങളിലേക്കും പോകും. എന്തൊക്കെ ചെയ്താൽ, ആരെയൊക്കെ ആശ്രയിച്ചാൽ ഇത് ലക്ഷ്യത്തിലെത്തിക്കാമെന്ന് അയാൾ ചിന്തിക്കുന്നു. കർമ്മയോഗിക്ക് ആ കർമ്മത്തെ സംബന്ധിച്ചോ ഫലത്തിനെ സംബന്ധിച്ചോ അങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തതുകൊണ്ട് ആത്യന്തികമായി ആശ്രയിക്കുന്ന അയാൾ ഈശ്വരനെ മാത്രം. സ്വകർമ്മണ തമഭ്യർച്ച് എന്ന് പറയുന്നത് സ്വകർമ്മം കൊണ്ട് അയാൾ ഈശ്വരനെ അർച്ചിക്കുകയാണ്. അതുകൊണ്ട് ഫലസാധനങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ആശ്രയങ്ങളെക്കുറിച്ച് അയാൾ ഉത്കണ്ഠാകുലനല്ല. അയാൾ അയാൾക്ക് ഒരാശ്രയം മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ ആശ്രയം. ഈശ്വരനെ ആശ്രയിച്ച് സ്വധർമ്മത്തെ തിരിച്ചറിഞ്ഞ് ആ കർമ്മത്തെ അയാൾ ഭംഗിയായി ചെയ്യുന്നു. അസ്വസ്ഥനായി ഒരു കർമ്മത്തെ ഭംഗിയായി ചെയ്യാൻ ശ്രമിച്ചാൽ അത് നടക്കത്തില്ല. കർമ്മയോഗി സ്വസ്ഥനായി ഈശ്വരനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് മറ്റാശ്രയരഹിതനായി നിരപേക്ഷനായി അയാൾ കർമ്മത്തെ ചെയ്യുന്നു. ആശ്രയവും നാം ആശ്രയം എന്ന് പറയുന്നത് എന്താണ്? യഥാശ്രയത്വ, എന്തിനെയെല്ലാം ആശ്രയിച്ചിട്ടാണോ പുരുഷാർത്ഥം, പുരുഷാർത്ഥമായിരിക്കുന്ന ധർമാർത്ഥകാമമോക്ഷങ്ങളെയെല്ലാം സാധയിഷ്യതി നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, സിദ്ധിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അത്തരം നാനാതരത്തിലുള്ള അനേകാന്തമായ ആശ്രയങ്ങളെ ആശ്രയിക്കാതെ ദുഷ്ടാദുഷ്ടഫല സാധനാശ്രയരഹിത ഏകാന്ത ബുദ്ധിയോടുകൂടി അവൻ കർമ്മം ചെയ്യുന്നു. തത്വജ്ഞാനിയും കർമ്മയോഗിയും അങ്ങനെ വിദുഷ ക്രിയമാണം കർമ്മ, അങ്ങനെയുള്ള വിവേകത്തോടുകൂടിയവൻ കർമ്മതത്വത്തെക്കുറിച്ചും ആത്മതത്വത്തെക്കുറിച്ചും ശരിയായ ബോധമുള്ളവൻ, ബുദ്ധിയുക്തനായിട്ടുള്ളവൻ, വിദ്വാൻ, അങ്ങനെയുള്ള വിദ്വാനാൽ ചെയ്യപ്പെടുന്ന കർമ്മം പരമാർത്ഥത, ആ കർമ്മം എന്താണ്? അകർമ്മയേവ, അത് അകർമ്മം തന്നെയാണ്, ആ കർമ്മം അവനെ ബന്ധിക്കുന്നില്ല. എന്തുകൊണ്ട്? തസ്യ നിഷ്ക്രിയ ആത്മദർശന സമ്പന്നത്വ, ആ കർമ്മം സമ്പന്നമാണ്, കർമ്മം ചെയ്യുന്നവന് സമ്പന്നനാണ്. എന്തുകൊണ്ട്? എന്താണ് അവന്റെ സമ്പത്ത്? നിഷ്ക്രിയമായ ആത്മദർശനം. കർമ്മണ്യ അകർമ്മദർശനം എന്ന് നേരത്തെ പറഞ്ഞതായ ആത്മതത്വജ്ഞാനം കൊണ്ട് സമ്പന്നമാണ് അവന്റെ കർമ്മവും അവനും. തേനൈവം ഭൂതേന, അങ്ങനെയുള്ള ഒരുവൻ ഈ പറഞ്ഞ തരത്തിലുള്ള സമ്പന്നനായ ഒരുവൻ, നിത്യതൃപ്തനായ ഒരുവൻ, സദാതൃപ്തനായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുവൻ എന്നുവെച്ചാൽ കർമ്മത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇഷ്ടം നേടാനില്ല, അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് പ്രത്യേകിച്ച് തൃപ്തിയെ നേടാതെ രണ്ടു കൂട്ടരാണ്. ഒരാൾ തന്റെ പ്രവൃത്തിയിലൂടെ തൃപ്തിയെ നേടാൻ ആഗ്രഹിക്കുന്നു, കർമ്മയോഗി തൃപ്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. രണ്ടിടം തമ്മിലുള്ള വ്യത്യാസം അതാണ് നിത്യതൃപ്തൻ. തൃപ്തനായി പ്രവർത്തിക്കുന്നു, മറ്റയാൾ പ്രവൃത്തിയിലൂടെ തൃപ്തനാകാൻ ശ്രമിക്കുന്നു. ഇയാൾ അങ്ങനെ എന്താ? തേനൈവം ഭൂതേന, അങ്ങനെയുള്ളവൻ. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം, കർമ്മയോഗിയെ സംബന്ധിച്ചിട്ടല്ല, സാറിന് പറയും മുമുക്ഷുവും മുക്തനാണ് എന്ന് പറയും. മുമുക്ഷുവും മുക്തനാണ്. എന്തുകൊണ്ട്? മുമുക്ഷുവും ദുഃഖത്തിൽ നിന്നും മുക്തനായിരിക്കും. എന്തുകൊണ്ട്? അവന് നിത്യതൃപ്തനാണ്. ഒരാൾ മുമുക്ഷുവായിരിക്കുന്നു, സാധനകൾ അനുഷ്ഠിക്കുന്നു, പക്ഷെ അയാൾ അതൃപ്തനാണെങ്കിൽ അയാൾ ആ പട്ടികയിൽ പെടുത്താൻ ഒക്കത്തില്ല. അയാളുടെ സാധനങ്ങൾ ശരിയായ മാർഗത്തിലല്ല സഞ്ചരിക്കുന്നു, അസ്വസ്ഥനും അതൃപ്തനുമാണ്. അയാളും തൃപ്തൻ തന്നെ ആയിരിക്കും, എന്നാലും അയാൾ ശരിയായ സാധനമാവുന്നുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ സാധന തെറ്റായ വഴിക്കാണ് സഞ്ചരിക്കുന്നത്, കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ തീരുമാനിക്കേണ്ടി വരും. ഓ, ഒരു യഥാർത്ഥ സാധകനെ സംബന്ധിച്ചിടത്തോളം അയാൾ നിത്യതൃപ്തൻ തന്നെ ആയിരിക്കും, അയാൾ മുക്തൻ തന്നെയാണ്. അയാൾക്ക് മറ്റൊന്നിലൂടെയും തൃപ്തിയെ നേടേണ്ടതായിട്ടില്ല. തേനൈവം ഭൂതേന, അങ്ങനെയുള്ള ഒരുവൻ. സ്വപ്രയോജനാഭാവ സ്വസാധനം കർമ്മ പരിത്യക്തവ്യമേവേദി പ്രാപ്തി, പറയുന്നത് തനിക്ക് പ്രയോജനമൊന്നുമില്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ ചിത്തശുദ്ധി എന്ന് പറയുന്ന പ്രയോജനം കൂടി ഇല്ല. അവന്റെ കർമ്മം എന്തിന്? കർമ്മ ഉപകരണങ്ങൾ എന്തിന്? കർമ്മ ഉപായങ്ങൾ എന്ന് പറയുമ്പോൾ കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി വരുന്നതായ ഉപായങ്ങൾ, ധനം പോലെയുള്ള കാര്യങ്ങൾ, സമ്പത്തും മറ്റും. സമ്പത്തും മറ്റും കർമാനുഷ്ഠാനത്തിന് വേണ്ടി വരുന്നതാണ്. അതെല്ലാം എന്താണ്? പരിത്യക്തവ്യമേവേദി പ്രാപ്തി, അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഉപേക്ഷിക്കണം എന്നിരിക്കലും തതോ നിർഗമ അസംഭവ ലോകസംഗ്രഹ ചികിത്സയാ ശിഷ്ട വിഗ്രഹണ പരിചികിത്സയാവാ പൂർവ കർമ്മണി അഭിപ്രവൃത്തോപി. തതോ നിർഗമ അസംഭവ, അങ്ങനെയുള്ളൊരു തത്വജ്ഞൻ അയാൾ കർമ്മത്തിൽ താൽപര്യപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ട് തന്നെയിരുന്നു, തത്വജ്ഞാനിയായി കഴിഞ്ഞു. കർമ്മം ആവശ്യമില്ലെങ്കിൽ പിന്നെ സ്വത്തും ആവശ്യമില്ല, സമ്പത്തും ആവശ്യമില്ല. തതോ നിർഗമ അസംഭവ, പക്ഷെ അയാൾക്ക് കർമ്മരംഗത്ത് തന്നെ നിൽക്കണം. അതുകൊണ്ട് ഇതിനെ വിടാൻ കഴിയുന്നില്ല, പ്രാരബ്ധവൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോകസംഗ്രഹ ചികിത്സ, ലോക നന്മയ്ക്ക് വേണ്ടി. തത്വജ്ഞാനിയും ശിഷ്ട വിഗർഹണ പരിചികിത്സയാവ, അല്ലെങ്കിൽ ശിഷ്ടന്മാര് നിന്ദിക്കുമെന്ന് കരുതി, അങ്ങനെയും വേണമെങ്കിൽ കരുതാം. എന്തുകൊണ്ട്? സത്കർമ്മങ്ങൾ എന്ന് പറയുന്നത് ശിഷ്ടാചാരം എന്നും പറയും. സത്കർമ്മങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ ശിഷ്ടാചാരമാണ്. ശിഷ്ടന്മാരാണ് സൽപ്രവൃത്തികൾ ചെയ്യുന്നത്. ഒരാൾ തത്വജ്ഞാനിയായി ലോകോപകാരാർത്ഥം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാമല്ലോ, ശിഷ്ടന്മാർക്ക് പറയാം ഇയാളുടെ തത്വജ്ഞാനം കൊണ്ട് എന്താ മനുഷ്യന് പ്രയോജനം? ഇയാൾക്ക് ആർക്കും ഒരു ഗുണവും ചെയ്യുന്നില്ല, അയാൾ സ്വന്തം മോക്ഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു എന്നെല്ലാം പറയാം. ഇനി അത് കരുതിയാകാം, എന്നുവെച്ചാൽ ലോകനീതിയെ കരുതി അയാൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ സമ്പത്തും മറ്റു കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് കേവലം ശരീരം മാത്ര ചേഷ്ടയോടുകൂടി ജീവിക്കേണ്ടവനാണെങ്കിലും, വാസ്തവത്തിൽ അതാ ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടവനാണെങ്കിലും അവനെന്ത് ചെയ്യുന്നു? കർമ്മണി അഭിപ്രവർത്തോപി, ഈ എല്ലാ സംഭാരങ്ങളെയും ഒരു കൂട്ടി കർമ്മത്തിൽ താല്പര്യപൂർവ്വം തന്നെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഒരു സന്ദർഭത്തിലും കർമ്മങ്ങളെ ബാഹ്യമായി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതം അല്ല എന്നാണ് ഇവിടെ പറയുന്നത്. പറയുന്നതിന്റെ താല്പര്യം അതാണ്. അങ്ങനെ വേണമെങ്കിൽ ഒരാൾക്ക് ഉപേക്ഷിക്കാം. അപ്പോൾ അതാണ് ഒരു തത്വജ്ഞാനിയുടെ ലക്ഷണം. അയാൾ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, അയാളുടെ കയ്യിൽ സമ്പത്തുണ്ട്, ഇതൊന്നും കൊണ്ട് ഒരാൾ തത്വജ്ഞാനി ആകാതിരിക്കത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അയാൾ സർവകർമ്മങ്ങളും അഭിപ്രവൃത്തോപി, ആ സർവസംഭാരങ്ങളോടും കൂടി അയാൾ സർവകർമ്മങ്ങളും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നു ലോക നന്മയ്ക്ക് വേണ്ടി. നിഷ്ക്രിയ ആത്മദർശന സമ്പന്നത്വ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എന്താണ്? നൈവ കിഞ്ചിത് കരോതിസ, പരമാർത്ഥത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതാണ് സത്യം. ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി മറ്റുള്ളവർ കാണുന്നു. ആ തത്വജ്ഞാനി നോക്കുന്നവരുടെ ദൃഷ്ടിയിൽ അങ്ങനെ അവർ കാണപ്പെടുന്നു എങ്കിലും നൈവ കിഞ്ചിത് കരോതിസ, പരമാർത്ഥത്തിൽ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? നിഷ്ക്രിയ ആത്മദർശന സമ്പന്നത്വ, അയാൾക്ക് സ്വായത്തമായിരിക്കുന്ന നിഷ്ക്രിയാത്മദർശനത്തിൽ കർമ്മമില്ല. അതുകൊണ്ട് തന്റെ സ്വരൂപം നിഷ്ക്രിയമാണ്, അതുകൊണ്ട് തന്നെ തന്റെ സ്വരൂപത്തിൽ യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും സംഭവിക്കാനേ ഇടയില്ല. അങ്ങനെയുള്ള ആത്മദർശനത്താൽ സമ്പന്നനായിരിക്കുന്ന ഒരുവൻ ബാഹ്യമായ ഭൗതികമായ സമ്പത്തുകളെല്ലാം ഉണ്ടെങ്കിലും അതില്ലാത്തതുപോലെ തന്നെ അവന് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം സ കിഞ്ചിത് എന്ന കരോതി, അവനൊന്നും തന്നെ ചെയ്യുന്നില്ല. അതാണ് ജനകന്റെയും മറ്റു ഉദാഹരണം പറയുന്നത്. രാജ്യഭാരം പോലെയുള്ള ക്ലിഷ്ടമായ കർമ്മങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നെങ്കിലും മിഥിലായാം പ്രദീപ്തായാം, ഈ മിഥിലാനഗരം മുഴുവൻ തീപിടിച്ച് ദഹിച്ചു പോയാലും എന്റേതായിട്ടൊന്നും തന്നെ ഇവിടെ ദഹിക്കാനില്ല എന്നാണ് ജനകൻ പറഞ്ഞത്. നമ്മേ കിഞ്ചിന്ന ദഹ്യത, ഇവിടെ ഒന്നും എന്റേതൊന്നും ദഹിക്കത്തില്ല. ഇതെല്ലാം ഈ രാജ്യവും സമ്പത്തുമെല്ലാം തന്റേതാണെങ്കിലും ഒന്നും തന്റേതല്ല. ഈ പ്രവൃത്തികളെല്ലാം താൻ ചെയ്യുന്നതാണെങ്കിലും ഒരു പ്രവൃത്തിയും താൻ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? നിഷ്ക്രിയാത്മദർശന സമ്പന്നനാണ്. അതുകൊണ്ട് തത്വജ്ഞാനിയുടെ നിലയെക്കുറിച്ചാണ് ഇവിടെ മുഖ്യമായി പറയുന്നതെങ്കിലും അത് കർമ്മയോഗിയുടെ പാഠമാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കർമ്മണ്യ അഭിപ്രവൃത്തോമി, കർമ്മത്തിൽ അഭിസന്ധിപൂർവ്വം എന്ന് വെച്ചാൽ വളരെ താല്പര്യപൂർവ്വം ആൾ കർമ്മങ്ങൾ ചെയ്യുന്നു, ഉത്സാഹത്തോടുകൂടി കർമ്മം ചെയ്യുന്നു. അതും നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും തത്വജ്ഞാനം ഒരുവനെ ബാഹ്യമായി നിഷ്ക്രിയനാക്കുന്നില്ല. ആരെങ്കിലും അപൂർവം തത്വജ്ഞാനികൾ ബാഹ്യമായി നിഷ്ക്രിയരായിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ തത്വജ്ഞാനമല്ല, മറിച്ച് പ്രാരബ്ധമാണ്. തത്വജ്ഞാനം പ്രത്യേകിച്ച് ഒരാളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുകയോ നിഷ്ക്രിയമാക്കുകയോ ചെയ്യുന്നില്ല. ഒരാൾ കർമ്മത്തിൽ ഇവിടെ പറഞ്ഞു അഭിപ്രവൃത്തോവി, താല്പര്യപൂർവ്വം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതും കാരണം എന്താണ്? അയാളുടെ പ്രാരബ്ധമാണ്, വേദാന്തം കാരണമല്ല. വേദാന്തം ഒരിക്കലും മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്നില്ല. അങ്ങനെ ഒരു ആരോപണമുണ്ട്. എന്താണെന്ന്, ഈ അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു ആരോപണമാണ്. അതൊരിക്കലും മനുഷ്യനെ നിഷ്ക്രിയമാക്കുന്നില്ല. മനുഷ്യന്റെ ആ ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളതാണ് കർമ്മം. ആ കർമ്മ മണ്ഡലത്തെ അതൊരിക്കലും നിഷേധിക്കുന്നില്ല. വ്യവഹാരത്തെ അംഗീകരിക്കുകയാണ്, നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. വ്യവഹാരത്തിൽ നിന്നുകൊണ്ട് വ്യവഹാരത്തെ അദ്വൈതം ഒരിക്കലും നിഷേധിക്കുന്നില്ല. പരമാർത്ഥത്തിൽ നിന്നുകൊണ്ടാണ് വ്യവഹാരത്തെ നിഷേധിക്കുന്നത്. അത് വ്യവഹാരത്തിന് ബാധകമല്ല, മറിച്ച് സാധകമാണെന്നാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം. വേറെ ഗുണമുണ്ട് ഈ അദ്വൈതത്തെ. അങ്ങനെയെല്ലാം ഉള്ള ആരോപണങ്ങൾ പറഞ്ഞ് അദ്വൈതത്തെയും ശങ്കരാചാര്യരെയും നിഷേധിക്കുന്നവർ, ചില ശങ്കരാചാര്യരുടെ ഇത്തരം മിഥ്യാവാദത്തെ നിഷേധിക്കും, മായാസിദ്ധാന്തത്തെ നിഷേധിക്കും, കർമ്മസിദ്ധാന്തത്തെ നിഷേധിക്കും. അവരെയെല്ലാം നമ്മളൊന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അവരാരും ഒരിക്കലും ശങ്കരാചാര്യരെ പഠിക്കാൻ മെനക്കെട്ടിട്ടുള്ളവരായിരിക്കില്ല. ആരെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവിടുത്തെ ആദ്യം ചോദിക്കണം, താൻ ഇത് എവിടുന്ന പഠിച്ചത്, തന്നെ ഇതാരാ പഠിപ്പിച്ചത്? ധൈര്യമായിട്ട് ചോദിക്കും, എവിടുന്ന ഇത് പഠിച്ചത്, ആര് പഠിപ്പിച്ചു? ഒരിക്കലും അവര് സ്വയം പഠിച്ചിരിക്കുകയില്ല, അവരെ ആരും പഠിപ്പിച്ചിരിക്കുകയില്ല. കാരണം ഇവിടെ അത് വളരെ വ്യക്തമാണ്, നമ്മൾ പഠിച്ചിടത്തോളം കാര്യങ്ങൾ വ്യക്തമാണ്. ഇനി പഠിക്കാൻ പോകുന്നിടത്ത് ഇത് തന്നെ ഞാൻ പറയുന്നു. ഒരിക്കലും നമ്മൾ ധരിച്ചിരുന്ന അർത്ഥങ്ങളല്ല പലതിനും, മായാവാദ സംബന്ധിച്ചായാലും. അതുകൊണ്ട് ആചാര്യന്മാർ പറയും, നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാം, ആർക്കും ആരെയും പഠിപ്പിക്കാതിന് യാതൊരു ദോഷമില്ല, പക്ഷെ പഠിച്ചതേ പഠിപ്പിക്കാവൂ. പഠിക്കാത്ത പാഠങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വരുമ്പോഴും അത് പാഠമാണ്. അല്ലാതെ പഠിപ്പിക്കുന്നത് ആരെയും കുത്തകയല്ല, ആർക്കും ആരെയും പഠിപ്പിക്കാം, പക്ഷെ പഠിച്ചതേ പഠിപ്പിക്കാവൂ. അപ്പൊ ശങ്കരാചാര്യര് നിഷേധിക്കുന്നു, പ്രത്യേകിച്ചും ആധുനികന്മാരായിട്ടുള്ള ആൾക്കാർ. ഈ പുതിയ കാലത്ത് പുസ്തകങ്ങൾ എഴുതുന്നവർ, അവരാരും ഒരിക്കലും ഇത് കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. നിഷേധിക്കാൻ വേണ്ടി നിഷേധിക്കുന്നവരാണ്. കാരണം ശങ്കരാചാര്യരെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യനേക്കാളും ബുദ്ധിയുള്ളവനെന്ന് മറ്റുള്ളവർ ധരിക്കും എന്ന് കരുതി നിഷേധിക്കുന്നവരാണ്. ഒരിക്കലും മനസ്സിലാക്കിയിട്ട് നിഷേധിക്കുന്നവർ, ശങ്കരാചാര്യരുടെ സിദ്ധാന്തം മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ശങ്കരാചാര്യരെ പഠിച്ചിട്ട് നിഷേധിച്ചവരുണ്ട്, അതും ഇവർ പഠിച്ചിട്ടില്ല. ശങ്കരാചാര്യരെ പഠിച്ചതിനു ശേഷം നിഷേധിച്ച ആചാര്യന്മാരുമുണ്ട്, രാമാനുജനെയും മറ്റും പോലെ. രാമാനുജനും മറ്റും ശങ്കരാചാര്യരെ വളരെ കർശനമായി നിഷേധിക്കുന്നുണ്ട്. വിശിഷ്ടാദ്വൈതികൾ പ്രത്യേകിച്ച് ശങ്കരാചാര്യരെ വളരെ നിശിതമായി, പക്ഷെ അവരൊക്കെ നിഷേധിക്കുന്നത് എങ്ങനെ, പഠിച്ചിട്ടാണ്. അത്തരൊരു പ്രയാസം പ്രയത്നം ചെയ്യാൻ ഇന്നുള്ളവർ തയ്യാറല്ല. അവര് എന്താണ്, പണ്ഡിതം മന്യാവ സ്വയം ബുദ്ധിമാന്മാരാണെന്ന് കരുതി നിഷേധിക്കും. അങ്ങനെ നിഷേധിക്കുന്നുകൊണ്ടാണ് പറയുന്നത് ശങ്കരാചാര്യരുടെ അകർമ്മണ്യതയെ പ്രോത്സാഹിപ്പിച്ചു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നു. അതിന് അദ്വൈത സിദ്ധാന്തമായിട്ട് ഒരു ബന്ധവുമില്ല, ഓരോ ആൾക്കാരുടെ കൽപ്പനയാണ്. കൊണ്ടിവിടെ പറയുന്നത് എന്താണ്, നിഷ്ക്രിയ ആത്മദർശന സമ്പന്നത്വ, നിഷ്ക്രിയ ആത്മദർശനം കൊണ്ട് സമ്പന്നമായിരിക്കുന്നതുകൊണ്ടവർ സകിഞ്ചിത് കരോതി, ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ എല്ലാം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കും, അതാണ് ഇവിടെ പറയുന്ന തത്വജ്ഞാനം. ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കും, അതാണ് ഇനി ശ്രമിക്കുന്നത്. കർമ്മഫലാസംഗം തെക്വ, കർമ്മത്തോടും ഫലത്തോടും, അല്ലെങ്കിൽ കർമ്മഫലത്തോടും, രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. ഉള്ള ആസക്തിയെ, ആസക്തി രൂപത്തിലുള്ള ബന്ധനത്തെ ത്യജിച്ചിട്ട് നിത്യതൃപ്ത സദാതൃപ്തനായി നിരാശ്രയനായി പരമാത്മജ്ഞാനത്തെ അല്ലാതെ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനായി കർമ്മണി അഭിപ്രവൃത്തോവി, തത്വജ്ഞാനി കർമ്മത്തിൽ നിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുന്നവനാണെങ്കിലും സഹ അവൻ കിഞ്ചിത് ഒന്നും തന്നെ ന കരോത്യേവ ചെയ്യുന്നില്ല തന്നെ. തെക്വ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സ നിരാശ്രയത ചിത്താത്മാ തെക്തഃ സർവപരിഗ്രഹഃ ശാരീരം കേവലം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. Yeah.